ഗൃഹധാരണയും ചർത്തധ്യായം തൃതീയ ബ്രാഹ്മണ സപ്തമ മന്ത്രം. ഇതുക്തമയമേവ ദേഹോ ദർശനാദി ക്രിയാകർത്തേരി തത്പ്രഥമമേവ പരിഹൃതം സ്വപ്നസ്മൃത്യോർ ദേഹാദ് അർത്ഥാന്തരഭൂതോ ദൃഷ്ടേരി. ഇവിടെല്ലാം ചർച്ച ചെയ്യുന്നതിന് മുമ്പ് വന്ന ചോദ്യങ്ങളാണ്. മുമ്പ് ഒരു ചോദ്യം വന്നു, അതിനിവിടെ സമാനം പറയാണ്. അവിടെ എന്താ പറയുന്നത്? നയമേവ ദർശനാദി ക്രിയാകർത്ത ആത്മാസംഘത കഥം അവിവിലസീവാസ്യ ദർശനാദി ക്രിയാകർത്തൃത്വം കഥാചിത് ഭവതി കഥാചിത് നേതി ദേശദോഷ ദുഷ്ടത്വ നഹിദൃഷ്ടേ നമ അനുഭവം നമ്മ. ഇത് നമ്മൾ വിശദീകരിച്ചാണ്. അത് തന്നെ തന്നെ ഇവിടെ ഒന്നുകൂടി എടുത്തു പറയാണ്. യദുക്തമേവ ദേഹോ ദർശനാദി ക്രിയാകർത്തേതി തത്പ്രഥമമേവ പരിഹൃതം സ്വപ്നസ്മൃതിയോർ ദേഹ അർത്ഥാന്തരഭൂതോ ദുഷ്ടേതി. അവിടെ പറഞ്ഞതാണ് അയമേവത്വ ദേഹോ, ഈ ദേഹത്തെ തന്നെ എടുക്കുന്നു. ഇത് മറ്റൊരു തരത്തിൽ മുമ്പ് ചർച്ച ചെയ്തതാണ്. ഈ ദേഹം തന്നെയാണ് ദർശനാദി ക്രിയാകർത്ത. ദർശനം, ശ്രവണം, സ്പർശനം തുടങ്ങിയ അനുഭവങ്ങൾ, കാണുക, കേൾക്കുക, മണക്കുക, രുചിക്കുക, ഈ അനുഭവങ്ങൾ ചെയ്യുന്നവരാണ് ഈ ദേഹം തന്നെയാണ്. അയം ദേഹ എന്ന് പറയുമ്പോൾ പ്രത്യക്ഷമായി സ്ഥൂലമായി കാണുന്ന ദേഹം പറയുന്നു. തത്പ്രഥമമേവ പരിഹൃതം, അത് നേരത്തെ അതിന് സമാനം പറഞ്ഞു കഴിഞ്ഞു. എന്ത് സമാനം നേരത്തെ പറഞ്ഞത്? നേരത്തെ പറഞ്ഞത് എങ്ങനെയാണ്? നന്മയമേവ ദർശനാദി ക്രിയാകർത്ത ആത്മാസംഘാത. ഈ ശരീരമാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്, കാരണം അത് പ്രത്യക്ഷത്തെ ആശ്രയിച്ച് പറയുന്നു. ഞാൻ കാണുന്നു എന്നാ പറയുന്നത്? ഞാനാരാ? ഈ പിണ്ഡം, ഈ ശരീരമാണ്, പൂർവപക്ഷമാണ്. ഞാൻ കാണുന്നു എന്ന് പറഞ്ഞാൽ കഥം അവികല സീവാസ്യ ദർശനാദി ക്രിയാകർത്തൃത്വം കഥാചിത് ഭവതി കഥാചിത് നേരി. പക്ഷെ അവിടെ ചോദിച്ചു, ശരി അങ്ങനെ പറയുകയാണെങ്കിൽ ഈ ശരീരം പൂർണ്ണമാണല്ലോ, എന്നുവെച്ചാൽ മരിച്ചിട്ടില്ല എന്ന്. ഈ ശരീരത്തിന് അംഗഭംഗങ്ങളും വന്നിട്ടില്ല. ഇങ്ങനെ ഇരിക്കുന്ന ഈ ശരീരത്തിലിരിക്കുന്ന ഒരാൾക്ക് ചില സമയം ബോധമുണ്ട്, ചില സമയം ബോധമില്ല. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ശരീരമാണ് കാണുകയും കേൾക്കുകയും ചെയ്യുന്നതെങ്കിൽ ശരീരമുള്ളപ്പോഴല്ല അത് സംഭവിക്കണം. ഒരാൾ നോക്കുന്നു, അയാൾ കാണുകയും കേൾക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അയാൾക്ക് പക്ഷെ സുഷുപ്തിയിൽ അത് സംഭവിക്കുന്നില്ല, ശരീരമുണ്ട് അവിടെ. മൂർച്ച ബോധക്കേട് വരുന്ന സമയത്ത് അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. അപ്പൊ ശരീരത്തിലാണ്, ശരീരമാണിത് ചെയ്യുന്നതെങ്കിൽ, കാണുകയും കേൾക്കുകയും ചെയ്യുന്നതെങ്കിൽ അവിടെയും സംഭവിക്കും. സ്വാപമൂർച്ഛാദിഷു നിഷദോഷ ദുഷ്ടത്വം, അതവിടെ സമാധാനം പറഞ്ഞു. അത് നിങ്ങളവിടെ യുക്തി പ്രയോഗിക്കേണ്ട കാര്യമില്ല. ഒരു കാര്യം പ്രത്യക്ഷമാണെങ്കിൽ അത് അംഗീകരിക്കുക. പൂർവക്ഷി പറയുക, ഇത് പ്രത്യക്ഷമാണോ? നിങ്ങൾ കാണുന്നു കേൾക്കുന്നു എന്നുള്ള ഈ ശരീരം, നിങ്ങളത് അംഗീകരിക്കുക. പ്രത്യക്ഷമായ കാര്യത്തിൽ യുക്തിയില്ല എന്ന് പറയരുത്. പ്രത്യക്ഷത്തിന് വേറെ യുക്തിയുടെ ആവശ്യമൊന്നുമില്ല. ഉദാഹരണം പറയാം, അവരെന്താണ്? അഗ്നി ചൂടുള്ളതാണ്, പ്രത്യക്ഷമാണ്, അതിന് യുക്തിയുടെ ആവശ്യമുണ്ട്. നിങ്ങളത് ഈ പരീക്ഷണം നടത്താറുണ്ടോ, ചൂടുള്ളതാണോ എന്നറിയാൻ? ദൃഷ്ടി അനുപന്നം നാമ, അതൊരു ന്യായമാണ്. പ്രത്യക്ഷമായ ഒരു കാര്യത്തിൽ ഒരിക്കലും യുക്തിയില്ല എന്ന് പറയരുത്. അപ്പോൾ ഇത് പ്രത്യക്ഷമാണ്, ഈ ശരീരം ആണ് ഇപ്പോൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിന് സമാധാനം പറഞ്ഞു. എന്താണ് സമാധാനം പറഞ്ഞു? തത് പ്രഥമമേ പരിഹൃതം സ്വപ്നസ്മൃത്യോർ ദേഹാദ് അർത്ഥാന്തരഭൂതോ ദൃഷ്ടേതി. ഈ ശരീരമാണ് കാണുന്നതെങ്കിൽ പറയും, ശരി ഇപ്പൊ ഞാനത് കാണുന്നു. സ്വപ്നത്തിൽ ആദ്യം അതെടുക്ക. സ്വപ്നത്തിൽ ഈ ദേഹമില്ലല്ലോ, ഈ ദേഹം കൊണ്ടല്ല കാണുന്നത്. സ്വപ്നദ്രഷ്ടാവായിരിക്കുന്ന പുരുഷൻ സ്വപ്നത്തിന് പറ്റിയ ദേഹങ്ങളെ അവിടെ സൃഷ്ടിക്കുകയാണ്. കാരണം ഇവിടെ പുരുഷനായിരിക്കുന്നവൻ സ്വപ്നത്തിൽ ചിലപ്പോൾ സ്ത്രീയാകും, ഇവിടെ മനുഷ്യനായിരിക്കുന്നത് ചിലപ്പോൾ അവിടെ ചെല്ലുമ്പോൾ മൃഗമാകും, ഇവിടെ ചിറകില്ലാത്തവർക്ക് അവിടെ ചെല്ലുമ്പോൾ ചിറക് വരും. അപ്പൊ സ്വപ്നത്തിൽ ഇതല്ലല്ലോ, ഈ ശരീരമല്ലല്ലോ. ഈ ശരീരം അല്ലെങ്കിലും അവിടെ ഈ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നു, അവിടെ ശരീരം വേറെയാണ്. അപ്പൊ ഈ ശരീരമാണ് കാണുന്നതെങ്കിൽ സ്വപ്നത്തിൽ കാഴ്ച സംഭവിക്കാൻ പാടില്ല. സ്വപ്നത്തിൽ അനുഭവമുണ്ട്, ഈ ശരീരമല്ല അവിടെ. അതുകൊണ്ട് ശരീരമല്ല കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. അതായിരുന്നുവെങ്കിൽ ഈ ശരീരമില്ലാത്ത സ്വപ്നത്തിൽ കാണൽ കേൾക്കൽ ഇതൊന്നും സംഭവിക്കില്ല. പക്ഷെ സ്വപ്നത്തിൽ അത് സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ശരീരം ആണ് കാണുന്നത് കേൾക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. അത് പറയാം. അത് നിങ്ങൾ പറയുന്നത് എങ്ങനെയാ? ഇതൊരു യഥാർത്ഥമായ അനുഭവമാണ്, ഈ ശരീരത്തിൽ സംഭവിക്കുന്നത്. സ്വപ്നം എന്ന് പറയുന്നത് എന്താ? അതൊരു ഭ്രാന്തിയാണ്. സ്വപ്നത്തിൽ അത് ശരിയാണ്, അത് ഭ്രാന്തിയായതുകൊണ്ട്. പക്ഷേ വാസ്തവത്തിൽ അങ്ങനെയല്ലോ. ഈ ശരീരമാണ് കാണിയും കേൾക്കുന്നതെന്ന് പറഞ്ഞാലോ, അതിന് സിദ്ധാന്തി പറയുന്നു സ്മൃതി. ഓഹോ, സ്മൃതി നോക്കുക, സ്മരണം. ഞാനിന്ന് ഒരു വസ്തുവിനെ കാണുന്നു, ഈ ശരീരം ഒരു വസ്തുവിനെ കാണുന്നു. അത് കഴിഞ്ഞ് പിന്നീട് അതിനെ സ്മരിക്കുന്നു. സ്മരിക്കുമ്പോൾ ഇതേ ശരീരമാണോ സ്മരിച്ചത്? അല്ല. കാരണം ഈ കാലദേശങ്ങൾ കൊണ്ട് പരിച്ഛിന്നമായിരിക്കുന്ന ഈ ശരീരം അതിപ്പോഴല്ലേ ഉള്ളൂ. ഇനി നാളെ വരുമ്പോൾ കാലദേശങ്ങൾ മാറി, ശരീരത്തിന് പരിണാമങ്ങൾ സംഭവിച്ചു, ശരീരം മാറുന്നില്ല. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഈ ശരീരം ഇന്നിവിടെ ഇരിക്കുന്ന ശരീരമാണ് നാളെ ഇരിക്കുന്നതെന്ന്? കാരണം പ്രതിക്ഷണ പരിണാമിയായ പ്രകൃതിയുടെ കാര്യമാണ് ഈ ശരീരം. സദാ പരിണമിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് കണ്ട ഞാൻ ശരീരത്തെ എടുത്തു കഴിഞ്ഞാൽ തന്നെ അത് ആ ഞാൻ തന്നെയാണ് നാളെ കാണുന്നത് എന്ന് പറയാൻ പറ്റില്ല. ശരീരം മാറുന്നു. അല്ല, ശരീരം മാറുന്നില്ലെന്ന് പറഞ്ഞാലോ? സ്വയം എനിക്ക് അങ്ങനെ ഒരു പ്രതിജ്ഞയുണ്ട്. എന്താണോ, ആ എൻ്റെ ആ ബാല്യത്തിലെ ശരീരം തന്നെയാണ് ഇപ്പോഴും, അങ്ങനെ ഞാൻ അറിയുന്നുണ്ടല്ലോ, അതുകൊണ്ട് ശരീരം മാറുന്നില്ലെന്ന് പറഞ്ഞാലോ? എന്ന് പറഞ്ഞാൽ ബാല്യാദി അവസ്ഥകൾ ശരീരത്തിൽ വരുന്നില്ല എന്ന് പറയേണ്ടി വരും. ബാല്യം, യൗവനം, വാർദ്ധക്യം തുടങ്ങിയ അവസ്ഥകൾ ശരീരത്തിൽ സംഭവിക്കുന്നത് ശരീരം മാറുന്നില്ലെന്ന് പറഞ്ഞാൽ. ഭാവവികാരങ്ങളെല്ലാം ഈ ശരീരത്തിന് സംഭവിക്കുന്നുണ്ട്, ഷഡ്ഭാവവികാരം സംഭവിക്കുന്നുണ്ട്. അങ്ങനെ മാറ്റം സംഭവിക്കുന്ന ഒരു ശരീരം അത് ഒന്നാണ്, മാറുന്നില്ല എന്ന് പറയുന്നത് ഭ്രാന്തി. അത് ഭ്രാന്തിയാണ്. മാറുന്ന ഒന്നിൽ മാറുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ഭ്രാന്തി. ഈ ശരീരം സ്ഥായിയാണ്, ഇതിന് മാറ്റമില്ല എന്നൊക്കെ കരുതുന്നുണ്ടെങ്കിൽ അതാണ് ഭ്രാന്തി. മറിച്ച് സ്വാനുഭവത്തിലറിയാം, എൻ്റെ ബാല്യ ശരീരമല്ല ഇത്, ഇതെൻ്റെ വൃദ്ധ ശരീരമാണ് എന്ന് അനുഭവമുണ്ട്. അപ്പോൾ ശരീരം മാറുന്നു. എങ്ങനെ സ്മൃതി സംഭവിക്കും? കാരണം കണ്ടവൻ ഇന്നില്ല, ഇവിടെ ഓർക്കുന്നവൻ അന്നുമില്ല, രണ്ടുമില്ലല്ലോ. അതുകൊണ്ട് ഇവിടെ സ്ഥൂല ശരീരത്തെ സംബന്ധിച്ചാണ്. ഈ ശരീരമാണ് കാണുകയും കേൾക്കുകയും ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വപ്നസ്മൃതിയോർ ദേഹാദ അർത്ഥാന്തരഭൂതോ ദൃഷ്ട. സ്വപ്നസ്മൃതികളെക്കുറിച്ച് വിവേചിച്ചറിയുമ്പോൾ, സ്ഥൂലമായി നമ്മൾ അറിയുമ്പോഴല്ല, അതിനെക്കുറിച്ച് വിവേചിച്ച് വിവേകപൂർവം ചിന്തിക്കുമ്പോൾ സിദ്ധാന്തി പറയുകയാണ്, അറിയാം ഇവിടെ അർത്ഥാന്തരഭൂതം അന്യ ഒന്നുണ്ട്, അന്യമായൊരു അർത്ഥമുണ്ട്. അർത്ഥം എന്ന് വെച്ചാൽ വസ്തു പദാർത്ഥം ഒന്നുണ്ട്. അതാരാണ്? ദ്രഷ്ട. ശരീരമല്ല ദ്രഷ്ടാവ്, ശരീരമല്ല ശ്രോതാവ്, ശരീരമല്ല മന്ദാവ്. ഈ ശരീരത്തിൽ നിന്ന് ഭിന്നനായി ഒരാളുണ്ട് എന്ന് യുക്തി കൊണ്ട് തീരുമാനിക്കണം. പൂർവക്ഷി എന്താ പറഞ്ഞത്? ദൃഷ്ടി നാനുപന്നം നാമ. പ്രത്യക്ഷമായ കാര്യങ്ങളിൽ യുക്തി പ്രയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നു. അതിന് വരുന്ന ഏറ്റവും വലിയ ദോഷം എന്താണ്? പ്രത്യക്ഷമായ കാര്യങ്ങളിൽ യുക്തി പ്രയോഗിച്ചില്ലെങ്കിൽ. കാരണം പ്രത്യക്ഷം രണ്ടു തരത്തിൽ വരാം. ഒന്ന് യഥാർത്ഥമായും വരാം, അയഥാർത്ഥമായും വരാം. മരുമരീചികയിൽ ജലമുണ്ടെന്ന് തോന്നുന്നത് യഥാർത്ഥമല്ല, അത് ജലമാണെന്ന് തോന്നുന്നത് അയഥാർത്ഥമാണ്, പക്ഷേ പ്രത്യക്ഷമാണ്. അപ്പോൾ പ്രത്യക്ഷമാണ്, അതുകൊണ്ട് യുക്തി പ്രയോഗിക്കാൻ പാടില്ല എന്ന് വന്നു കഴിഞ്ഞാൽ മരുമരീചികയിൽ വെള്ളം കുടിക്കാനോടി മൃഗങ്ങൾ മരിക്കുന്നത് പോലെ മനുഷ്യനോടെ മരിച്ചു വീഴും. പക്ഷെ മനുഷ്യന് യുക്തിയുണ്ട്, അണ്ടവൻ അവിടെ അവൻ്റെ യുക്തി പ്രയോഗിക്കുന്നു എന്നിട്ട് തിരിച്ചറിയുന്നു ഇത് മരുമരീചികയാണ്, ഇതിൽ വാസ്തവ ജലമില്ല, അവനതിൻ്റെ പുറകെ ഓടുന്നില്ല. അതുകൊണ്ട് ഇന്ന ദൃഷ്ടി അനുഭവം നാമ പ്രത്യക്ഷത്തിൽ പിന്നെ യുക്തി പ്രയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്ന അസംബന്ധമാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതൊരു ഭ്രമം ഏത്, വാസ്തവം ഏത് എന്ന് തിരിച്ചറിയാൻ കഴിയാതും. അതുകൊണ്ട് അതുകൂടെ സിദ്ധാന്തി അംഗീകരിക്കുന്നില്ല. ചാർവാകനാണ് അതൊക്കെ പറയുന്നത്. പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ പിന്നെ ചോദ്യം ചെയ്യാൻ പാടില്ല. അനേനൈവ ജ്യോതിരന്തരസ്യ അനാത്മത്വം അഭി പ്രത്യുക്തം. പിന്നെ അവിടെ അവരൊരു വ്യക്തി പറഞ്ഞു, ശരി സമ്മതിക്കാൻ ഞങ്ങൾ ഉറവിച്ച് പറയുന്നു, ഞങ്ങൾ അംഗീകരിക്കാം ഈ ശരീരത്തിൽ നിന്നും വേറിട്ടൊരു ജ്യോതിസ്സുണ്ട്, അതാണ് ഇതിനെയൊക്കെ പ്രകാശിപ്പിക്കുന്നു. അതിന് പറഞ്ഞുള്ള വ്യക്തി, സൂര്യൻ പ്രകാശിപ്പിക്കുന്ന, സൂര്യനാകുന്ന ജ്യോതിസ് പ്രകാശിപ്പിക്കുന്ന വസ്തുക്കൾ സൂര്യനിൽ നിന്ന് വേറെയാണ്, അത് പ്രകാശിപ്പിക്കുന്നുണ്ട്. പ്രകാശ്യവും പ്രകാശകവും, പ്രകാശകൻ സൂര്യൻ, പ്രകാശ്യം വസ്തുക്കൾ, അത് വേറെ വേറെ ആയിരിക്കാനേ പറ്റും. അതുപോലെ ഈ ശരീര അറിവിന് വിഷയമാകുന്നു, അത് സമ്മതിക്കാം. അറിവിന് വിഷയമാകുന്നതുകൊണ്ട് ഈ ശരീരത്തിൽ നിന്ന് വേറെയാണ് അറിവെന്ന് സമ്മതിക്കാം, പക്ഷെ അത് ആത്മാഭാഗത്തിൽ. എന്തുകൊണ്ട്? നിങ്ങൾ പറഞ്ഞ ഉദാഹരണം വെച്ച് തന്നെ, സൂര്യൻ പ്രകാശകൻ, വസ്തുക്കൾ പ്രകാശം, അത് ആത്മാവാണോ? അല്ലല്ലോ, അത് അന്യമാണോ? സൂര്യൻ ആരെങ്കിലും ആത്മാവെന്ന് പറയുമോ? അത് പ്രകാശകനാണ്, വസ്തുക്കളെ പ്രകാശിപ്പിക്കുന്നതുകൊണ്ട് അതിന് ആത്മാവെന്ന് പറയില്ല, കാരണം അത് തന്നിൽ നിന്ന് അന്യമാണ്. അതുപോലെ അറിവ് പ്രകാശകനാണ്, ശരീരം പ്രകാശ്യമാണെന്ന് പറഞ്ഞാൽ അത് സൂര്യനെ പോലെ ഒരു അന്യവസ്തുവാകും, അതെങ്ങനെ ആത്മാവാകും? കാരണം പ്രകാശിപ്പിക്കുന്നത് അന്യമാണ്. അറിവ് പ്രകാശിപ്പിക്കുകയാണെങ്കിൽ അത് അന്യമാകും, അത് ആത്മാവ് ആകില്ല എന്ന് പറഞ്ഞാൽ അത് തൻ്റെ പരമാർത്ഥ സ്വരൂപമാകത്തില്ല. ആത്മാവാകില്ല എന്ന് പറഞ്ഞാൽ അതാണ്, അതിൻ്റെ സ്വരൂപമാകത്തില്ല. എന്തുകൊണ്ട്? അത് പ്രകാശകമാണ്, അതുകൊണ്ട് അത് സൂര്യനെ പോലെ അന്യമാകും. കാരണം ഇവിടെ എന്തെല്ലാം ഈ ലോകത്തിൽ പ്രകാശകമായി അനുഭവപ്പെടുന്നുണ്ടോ, അഗ്നി, സൂര്യൻ, ചന്ദ്രൻ, എല്ലാം തന്നെ അന്യമാണ്. അതുപോലെ ഇവിടെ ആന്തരികമായ ഒരു ജ്യോതിസ്, അറിവ്, ഈ ശരീരം ഉൾപ്പെടെയുള്ളതിനെ പ്രകാശിപ്പിക്കുന്നു എന്ന് പറഞ്ഞെന്താ? അറിവ് കൊണ്ട് അറിയുന്നു, അതാണ് പ്രകാശിപ്പിക്കുക എന്ന് പറയുന്നത്, അറിയുന്നു എന്നർത്ഥം. ആധ്യാത്മിക സന്ദർഭത്തിൽ പ്രകാശം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അറിവ്, പ്രകാശിപ്പിക്കുക എന്ന് പറയുക അറിയുക. അപ്പൊ അറിവ് ഇതിനെല്ലാം അറിയിക്കുന്നത് കൊണ്ട് തന്നെ അത് അന്യമാകും. അനേനൈവ ജ്യോതിരന്തരസ്യ അനാത്മത്വമായി പ്രത്യുക്തം. അതിനും അവിടെ നിഷേധിച്ചു. അവിടെ എന്തു പറഞ്ഞു? അറിവ് ശരീരത്തെ പ്രകാശിപ്പിക്കുന്നു, സൂര്യൻ വസ്തുക്കളെ പ്രകാശിപ്പിക്കുന്നത് പോലെ, പക്ഷേ പ്രകാശിപ്പിക്കുന്നതുകൊണ്ട് അത് സൂര്യനെ പോലെ അത് അന്യമല്ല എന്ന് പറഞ്ഞു. എന്ത് യുക്തിയാണ് അവിടെ പറഞ്ഞത്? അറിവ് അന്യമല്ല എന്നുള്ളതിന്, കാരണം അറിവാകുന്ന പ്രകാശത്തിന് മറ്റു പ്രകാശങ്ങളിൽ നിന്നുള്ള വൈലക്ഷണ്യം, പ്രത്യേകത എന്താണ്? അറിവെന്ന് പറയുന്നത് സ്വയം പ്രകാശമാണ്, നിരപേക്ഷമായ പ്രകാശമാണ്. അത് മറ്റൊന്നിനെയും അപേക്ഷിക്കാതെ പ്രകാശിക്കുന്നതാണ്. സൂര്യചന്ദ്രാദി പ്രകാശങ്ങളെല്ലാം അന്യമായത് എന്തുകൊണ്ട്? അത് മറ്റൊന്നിനെ അപേക്ഷിച്ച് പ്രകാശിക്കുന്നു. അത് ഏതിനപേക്ഷിച്ച് പ്രകാശിക്കുന്നു? ഈ ശരീരത്തെ പ്രകാശിപ്പിക്കുന്ന അറിവിനെ ആശ്രയിച്ച് അത് പ്രകാശിക്കുന്നു. അത് സാപേക്ഷമാണ് ആ പ്രകാശങ്ങളെല്ലാം. സൂര്യചന്ദ്രപ്രകാശത്തിൽ നിന്ന് സ്വയം പ്രകാശത്വമുണ്ട്. അപ്പോൾ അത് അതിൽ നിന്ന് അന്യമായ അറിവിനെ ആശ്രയിച്ച് പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അറിയുന്നു, പറയുന്നതാ ഇത് സൂര്യൻ്റെ പ്രകാശമാണിത്, അഗ്നിയുടെ പ്രകാശമാണെന്ന് അറിയുന്നു, തൻ്റെ ഉള്ളിലിരിക്കുന്ന അറിവാ പറയുന്നു. അപ്പോൾ ഈ അറിവിനെ ആശ്രയിച്ചാട്ടാണ് ആ സൂര്യൻ്റെ പ്രകാശം. പക്ഷെ ഇവിടെ ഇരിക്കുന്ന അറിവ് അങ്ങനെയല്ല, ഈ അറിവ് സ്വയം പ്രകാശിക്കുന്ന, എന്താ അറിവിൻ്റെ സ്വയം പ്രകാശം എന്ന് പറഞ്ഞു? അറിവിൻ്റെ സ്വയം പ്രകാശത്തിന് എന്താ പ്രമാണം? അതിനെന്തെങ്കിലും പ്രമാണമുണ്ടോ അറിവിൻ്റെ സ്വയം പ്രകാശത്തിന്? എന്താ അസ്വാനുഭവം? ഇതെങ്ങനെ, എന്തനുഭവം? പ്രത്യക്ഷമായ അനുഭവം. എന്താ പ്രത്യക്ഷം? അഹമസ്മി എന്നുള്ള അനുഭവം തന്നെ. താൻ തൻ്റെ ഉണ്മയെക്കുറിച്ചുള്ള, തൻ്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ള ബോധം തന്നെ. തൻ്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ള ഈ ബോധം മറ്റൊന്നിനെ ആശ്രയിക്കുന്നില്ല, ഈ ശരീരത്തെ ആശ്രയിക്കുന്നില്ല, ബാഹ്യമായ ശബ്ദ സ്പർശ രൂപരസ വിഷയങ്ങളെ ആശ്രയിക്കുന്നില്ല, മനസ്സിനെ ആശ്രയിക്കുന്നില്ല, മറ്റ് കർണങ്ങൾ ഇന്ദ്രിയങ്ങളെ ആശ്രയിക്കുന്നില്ല. അത് സദാ എന്ത് ചെയ്യുന്നു? തന്നിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു അസ്തിത്വമായി, സ്വന്തം അസ്തിത്വമായിട്ട്, മറ്റു വിഷയങ്ങളുടെ അസ്തിത്വമായിട്ടല്ല. അതെങ്ങനെ ആ അസ്തിത്വം അനുഭവപ്പെടുന്നു? അഹമസ്മി. അസ്തിത്വത്തെ പ്രകാശിപ്പിക്കാനാണ് അസ്തുധാതു ഉപയോഗിക്കുന്നു. അസ്ഥി ഇതം, അസ്ഥി ബാഹ്യമായ വിഷയങ്ങളിൽ അത് പ്രയോഗിക്കുമ്പോൾ എന്തു പറയും? ഇതുണ്ട് എന്ന് പറയും. തന്നെ കുറിച്ച് പറയുമ്പോൾ എന്തു പറയും? ഞാനുണ്ട്. ഇത് എന്താണ്? ഇതെന്താണ്? ഇത് ബോധത്തിൻ്റെ സ്ഫുരണമാണ്. എങ്ങനെയുള്ള ബോധം? കാരണം ഞാനുണ്ടെന്ന് മറ്റാരെയല്ലല്ലോ പറയുന്നു, മറ്റൊരു വസ്തുവിന് പറയാൻ കഴിയുന്നില്ല, തന്നെ കുറിച്ചാണ് പറയുന്നു ഞാനുണ്ടെന്ന്. അപ്പോൾ അത് ഉണ്മയുടെ അഭിവ്യക്തിയാണ്. ഉണ്മയുടെ അഭിവ്യക്തി, ഉണ്മയുടെ പ്രകാശം എന്നിരുന്ന് പുറമേ ഉണ്ടല്ലോ, ഇതുണ്ടെന്ന് പറയുന്നു. അതുകൊണ്ടങ്ങനെ അത് സ്വരൂപമാവും. ഇതുണ്ടെന്ന് പറയുന്ന പോലെ അല്ല, ഇവിടെ തിരിച്ചു പറയുന്ന എന്താണ്? അഹമസ്മി, ഞാനുണ്ടെന്ന് പറയുന്നു. തന്നിൽ ഉണ്മയുടെ അഭിവ്യക്തിയുണ്ട്. അഭിവ്യക്തി എന്ന് പറയുന്നത് എന്താണ്? സർവത്ര അറിവാണ് അഭിവ്യക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഉണ്മയെ അഭിവ്യഞ്ജിപ്പിക്കുന്ന അറിവ്, തൻ്റെ ഉണ്മയെ അഭിവ്യഞ്ജിപ്പിക്കുന്ന അറിവ് തന്നിൽ അനുസ്യൂതമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു സർവത്ര ജാഗ്രത. അത് സ്പഷ്ടമാണ്. ജാഗ്രതയിലിരുന്നു കൊണ്ടേ നമുക്ക് ബാക്കിയെല്ലാം ചിന്തിക്കാൻ കഴിയൂ, മറ്റൊരവസ്ഥയിലിരുന്നു കൊണ്ട് ചിന്തിക്കാൻ വയ്യ. ജാഗ്രതയിലിരുന്ന് ചിന്തിക്കുമ്പോൾ സ്വപ്നത്തിലും അത് സ്പഷ്ടമാണ്. എന്തുകൊണ്ട്? സ്വപ്നത്തിലും ഇതേ ഞാൻ തന്നെ അവിടെയായിരുന്നു, ആനയും കുതിരയും എല്ലാം കണ്ടത് ഈ ഞാൻ തന്നെയാണ്. അപ്പോൾ ജാഗ്രത സ്വപ്നങ്ങളിലും ഈ അസ്തിത്വം പ്രകാശിക്കുന്നു, തൻ്റെ അസ്തിത്വം. അസ്തിത്വം പ്രകാശിച്ചപ്പോൾ തൻ്റെ അസ്തിത്വം, അറിവിൻ്റെ അസ്തിത്വം, രണ്ടു തരത്തിലും പറയാം. എന്താണ് അസ്തിത്വം? അറിവായി പ്രകാശിക്കുന്നു ഈ പറയാം. അറിവിൻ്റെ അസ്തിത്വം രണ്ടു തരത്തിലും പറയാം. എന്തുകൊണ്ട്? രണ്ടു ഒന്ന് തന്നെയാണ്. അറിവ് അസ്തിത്വമായും അസ്തിത്വം അറിവായും ഇരിക്കുന്നു. അതുകൊണ്ട് അത് നിരപേക്ഷമാണ്. അവരെ ഈ ജാഗ്രതത്തിലെ വിഷയങ്ങളെ അല്ലെങ്കിൽ ശരീരത്തേക്ക് ആശ്രയിച്ചിട്ടാണെന്ന് അതൊന്ന് പറയാൻ പറ്റുമോ? എങ്ങനെ ബാഹ്യമായി ഈ പുസ്തകത്തെ ആശ്രയിച്ചിട്ടാണ് ഇവിടെ അസ്തിത്വത്തെ അറിയുന്നത്? പുസ്തകം അസ്ഥി, ഇതിൻ്റെ ഉണ്മയെ അറിയുന്ന ഈ വസ്തുവിനെ ആശ്രയിച്ചിട്ടാണ്. അങ്ങനെ നോക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിലെ ശബ്ദ സ്പർശ രൂപ രസഗന്ധ വിഷയങ്ങളെല്ലാം അറിയുന്നത് വിഷയങ്ങളുടെ അസ്തിത്വത്തെ ആശ്രയിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ അറിയുന്നത് തൻ്റെ ഈ അസ്തിത്വത്തെ ആശ്രയിച്ചിട്ടാണ്. തൻ്റെ അസ്തിത്വം എവിടെയിരിക്കുന്നു? ഈ പിണ്ഡത്തിൽ ഇരിക്കുന്നു, ഈ ശരീരത്തിലിരിക്കുന്നു. ഇതിലിരിക്കുന്ന അസ്തിത്വത്തെ ആശ്രയിച്ചിട്ട് തന്നെ അറിയുന്നു എന്ന് പറയാൻ കഴിയും? ഇല്ല. എന്തുകൊണ്ട്? ഈ പിണ്ഡമില്ലാതിരിക്കുന്ന സമയത്തും ഈ ശബ്ദസ്പർശാദി വിഷയങ്ങളില്ലാതിരിക്കുന്ന സമയത്തും സ്വപ്നത്തിലും അവിടെയും ഈ അസ്തിത്വം പ്രകാശിച്ചിരുന്നു. എന്താ അതിന് തെളിവ്? സ്വപ്നസ്മൃതി ജാഗ്രതയിലേക്ക് വരും പറയുന്നു. എന്താണ്? ഞാൻ തന്നെയാണ് അവിടെ സ്വപ്നദൃഷ്ടാവായിരുന്നു. സ്വപ്നത്തിലെ ജ്യോതിസ് ഈ ജാഗ്രതത്തിലെ ജ്യോതിസ് തന്നെ എന്ന് യാതൊരു സംശയവും കൂടാതെ ബോധിപ്പിക്കുന്നു. അതിൽ ആർക്കും യാതൊരു ഭ്രാന്തിയില്ല, സംശയമില്ല. ആർക്കും സംശയമുണ്ടോ? സ്വപ്നത്തിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് വന്നിട്ട് ആ ഞാൻ തന്നെയാണ് സ്വപ്നം കണ്ടത്, അങ്ങനെ സംശയം വരാറില്ല. ഒരുവനെ സംബന്ധിച്ച് അസന്നിഗ്ധമായിട്ടുള്ള ഒന്ന് താൻ മാത്രമേ ഉള്ളൂ, അസന്നിഗ്ധ സ്വഭാവമുള്ള മറ്റൊന്നും അസന്നിഗ്ധമല്ല. മറ്റേതിനെ സംബന്ധിച്ച് സംശയം വരാം. എന്താ ഇരിക്കുന്ന ഈ പുസ്തകത്തെ കണ്ടിട്ട് എനിക്ക് ഇത് മറ്റെന്തെങ്കിലുമാണോ എന്ന് സംശയമോ, അല്ലെങ്കിൽ ഇതിന് വിപരീത ബുദ്ധിരൂപത്തിലുള്ള ഭ്രമമോ, അല്ലെങ്കിൽ ഇതിനെ അറിയാതിരിക്കുക എന്നൊരുന്ന അജ്ഞാനം, ഇത് മൂന്ന് സംഭവിക്കും. പക്ഷെ തൻ്റെ സ്വരൂപത്തെ സംബന്ധിച്ച് ഇത് മൂന്ന് സംഭവിക്കത്തില്ല ഒരിക്കലും. എന്തുകൊണ്ടത് സദാ പ്രകാശിച്ചുകൊണ്ട് തന്നെ അറിയണം പറയാൻ കഴിയോ? ഇല്ല, ഞാൻ എന്നെ അറിയുന്നില്ല അത് പറയാൻ കഴിയില്ല. ആ വേണമെങ്കിൽ പറയാം, എന്താണ്? ഞാൻ എന്നെ ബ്രഹ്മമായിട്ട് അറിയുന്നില്ല, അഹം ബ്രഹ്മാസ്മി എന്നറിയുന്നില്ല, എൻ്റെ പരമാർത്ഥത്തെ ഞാൻ അറിയുന്നില്ല, ഞാൻ സച്ചിദാനന്ദമാണെന്ന് അറിയുന്നില്ല, ഇതെല്ലാം പറയാം. പക്ഷെ മറിച്ച് എന്നെ അറിയുന്നില്ല എന്ന് ആർക്കും പറയാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഞാൻ സ്വയം പ്രകാശിക്കുന്നതാണ്. അതിന് ഈ ശരീരാദി ശരീരത്തിൻ്റെ അസ്തിത്വത്തെ അറിയുന്നു, ഈ ശരീരമുണ്ട്. പക്ഷേ തന്നെ അറിയുന്നതിന് ആ അസ്തിത്വത്തെ അപേക്ഷിക്കുന്നതിന് എന്തുകൊണ്ട്? ഈ ശരീര അസ്തിത്വത്തെ അനുഭവിക്കാതിരിക്കുന്ന സ്ഥലത്തും സ്വപ്നത്തിലും തൻ്റെ അസ്തിത്വത്തെ അറിഞ്ഞിട്ട് ഈ ജാഗ്രതത്തിന് ഉണർന്നിരിക്കുമ്പോൾ അതിൻ്റെ പ്രതിസന്ധാനം, അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യഭിജ്ഞ, എങ്ങനെ ഞാനവിടെ ഉണ്ടായിരുന്നു, ആ ഞാനാണിതാ ഇവിടെ ജാഗ്രതത്തിലിരുന്ന് ഈ വിഷയങ്ങളെ അനുഭവിക്കുന്നത്, ഈ ഞാൻ തന്നെയാണ് സ്വപ്നത്തിൽ നാനാ വിഷയങ്ങളെ അനുഭവിച്ചത്, അവിടെ മാറുന്നില്ല. അതുകൊണ്ടാണ് ഈ അഹം അനുഭവം എന്ന് പറയുന്നത്. പദാർത്ഥ നിരപേക്ഷമായ അനുഭവമാണ്. അതുകൊണ്ടാണ് ഇതിനെ സ്വയം പ്രകാശം എന്ന് പറയുന്നത്. അല്ലാതെ സ്വയം പ്രകാശം എന്ന് പറയുന്നത് നമുക്ക് അജ്ഞേയമായ ഒരു കാര്യമോ പിടികിട്ടാത്ത കാര്യമൊന്നുമല്ല. ആ സ്വയം പ്രകാശത്തെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ജാഗ്രത വിട്ട് സമാധിയിലൊന്നും പോകേണ്ട യാതൊരു ആവശ്യമില്ല. ജാഗ്രതയിലിരുന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ എന്താണ് അവിടെ വേണ്ടത്? എന്നാൽ ജാഗ്രതയിലിരുന്ന് എല്ലാവരും ഞാൻ സ്വയം പ്രകാശം എന്തുകൊണ്ട് പറയുന്നില്ല, അതിന് വിവേകം മതി, തിരിച്ചറിവ്. വിവേകം എന്ന് വെച്ചാൽ തിരിച്ചറിവ്. ആ തിരിച്ചറിവുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ആ തിരിച്ചറിവാണ് നമ്മൾ മനനത്തിലൂടെ ലഭിക്കുന്നത്, തിരിച്ചറിവ്. ഇത് തന്നെയാണ് സുഷുപ്തിയിലും. എന്താണ് സുഷുപ്തിയെ സംബന്ധിച്ച് ആ സുപ്തോഹം എന്നേ പറയാൻ പറ്റും. എന്നുവെച്ചാൽ ഞാൻ ഉറങ്ങിയിരുന്നു, ആർക്കും പറയാൻ കഴിയില്ല ഞാൻ ഉറങ്ങുന്നു. അങ്ങനാർക്കെങ്കിലും പറയാൻ കഴിയുമോ? ഇല്ല. ജാഗ്രതത്തിനും സ്വപ്നത്തിനും അങ്ങനെ ജാഗ്രത പറയാൻ ഞാനിതാ ഉണർന്നിരിക്കുന്നു. സ്വപ്നത്തിനും പറയുന്നു ഞാനിതാ ആനയെ കാണുന്നു, കുതിരയെ കാണുന്നു. സ്വപ്നമാണെന്ന് തിരിച്ചറിയുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ അവിടെ എന്തുണ്ടാകും എന്ന് പറയുന്നവിടെ സ്പഷ്ടമായിരിക്കുന്നു, പ്രകാശിക്കുന്നു. സുഷുപ്തിയിലേക്ക് പോയാലോ? സുഷുപ്തിയെക്കുറിച്ച് ഇത്രേ പറയാൻ പറ്റും. മുമ്പ് പറഞ്ഞു, കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത് എന്താണ്? സുഖം അഹം അസ്വാപ്സം ന കിഞ്ചിത് അവേദിഷം. ഇങ്ങനെയൊക്കെ പറയും, ഞാൻ അവിടെ ഉറങ്ങി എന്ന് പറയും. അപ്പോൾ അവിടെ എന്താണ് ഈ ജാഗ്രതത്തിലേതുപോലെ അഹത്തിൻ്റെ സ്ഫുരണം അവിടെ അനുഭവിക്കുന്നില്ല. ജാഗ്രതത്തിനും സ്വപ്നത്തിനും അനുഭവിക്കുന്നില്ല. പക്ഷേ അവിടെ അഹം നിരപേക്ഷമായി സ്ഫുരിക്കുന്നു. എന്താ? അതുകൊണ്ടാണ് പറയാൻ കഴിഞ്ഞത് സുപ്തോഹം, ഞാൻ സുപ്തനായിരുന്നു. ഞാൻ ഉറങ്ങുന്നു എന്നല്ല, ഞാൻ സുപ്തനായിരുന്നു, ഞാൻ ഉറക്കത്തിലായിരുന്നു. അവിടെ ആണ് ഈ അസ്തിത്വം പൂർണമായും നിരപേക്ഷമായി പ്രകാശിക്കുന്നത് അവിടെ. അതുകൊണ്ടാണ് എന്താണോ സുഷുപ്തിയിലുള്ള തൻ്റെ അസ്തിത്വത്തെ ജാഗ്രതയിൽ നമുക്ക് നിഷേധിക്കാൻ കഴിയാത്തത്. സുഷുപ്തിയിൽ ബാക്കി എല്ലാത്തിനും നിഷേധിക്കുന്നു. സുഷുപ്തിയിൽ നിഷേധിക്കാൻ രണ്ടേ ഉള്ളൂ, ഒന്ന് ജാഗ്രത, മറ്റൊന്ന് സ്വപ്നം. ഇത് രണ്ടും നമ്മൾ നിഷേധിക്കുന്നു, പക്ഷേ സുഷുപ്തിയെ നിഷേധിക്കാൻ പറ്റുന്നില്ല. സുഷുപ്തിയിൽ ഞാൻ സുഷുപ്തനായിരുന്നില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയൂ? ഇല്ല. അവിടെ അവശേഷിച്ചിരുന്ന ആ ഞാൻ ജാഗ്രത സ്വപ്നങ്ങളെ സകാരണം നിഷേധിച്ചു കഴിഞ്ഞാൽ ശേഷിക്കുന്ന ആ ഞാൻ, അതാണ് പരമാർത്ഥ സത്യം, അതാണ് സ്വയം പ്രകാശിക്കുന്നത്. അത് സ്വയം പ്രകാശിച്ചത് കൊണ്ടാണ് ജാഗ്രതത്തിൽ അതിനെ അനുസന്ധാനം ചെയ്യാൻ കഴിയുന്നത്. ജാഗ്രതത്തിൽ ആ പ്രത്യഭിജ്ഞയുള്ളത് എന്താണ്? ആ ഉറങ്ങിയ അവൻ തന്നെയാണ് ഈ ജാഗ്രതത്തിലിരിക്കുന്നത്. ആ ഉറങ്ങിയ ആ ഞാൻ തന്നെയാണ് സ്വപ്നത്തിലിരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? അഹം എന്നുള്ള അനുഭവത്തിൽ ജാഗ്രതത്തിൽ സ്ഫുരിക്കുന്ന ആ അറിവ്, അഹം എന്നുള്ള രൂപത്തിൽ സ്വപ്നത്തിൽ സ്ഫുരിച്ച ആ അറിവ്, അഹം എന്നുള്ള ഒരു വടിവിനെ, ആകാരത്തെ, രൂപത്തെ പ്രാപിക്കാതെ അതിനെയും ഉപേക്ഷിച്ചിട്ട് സുഷുപ്തിയിൽ സ്ഫുരിച്ചു. അതാണ് എന്തുകൊണ്ട് സുഷുപ്തിയിൽ അഹം എന്നുള്ള ബോധം ഉണ്ടാകുന്നില്ല. കാരണം അവിടെ അറിവിന്റെ സ്ഫുരണമുണ്ട്, പക്ഷെ അത് അറിവിന്റെ സ്ഫുരണം അഹം എന്നുള്ള ആകാരത്തെ ഉപേക്ഷിച്ചു. അവിടെ അതിന്റെ ആവശ്യമില്ല. അതെവിടെ ആവശ്യം വരുന്നത്? അഹം എന്നുള്ള ആ സ്ഫുരണം ആവശ്യം വരുന്ന എവിടെയാണ്? അഹം, ഇതം എന്നീ ബോധ രണ്ടായി പിരിയുന്ന ഈ ജാഗ്രതത്തിലും ആ സ്വപ്നത്തിലും. അവിടെ ഇതം എന്നുള്ള ബോധം വരുന്നിടത്തെ അഹം എന്നുള്ളതിന്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അഹമിന്റെ ആവശ്യമില്ല. അവിടെയാണെങ്കിലോ അതിന്റെ ആവശ്യമില്ല. അവിടെ ഇതം ആവശ്യമില്ല, അതുകൊണ്ട് അഹം ആവശ്യമില്ല. അതുകൊണ്ട് അഹം എന്നുള്ള ഒരു രൂപം, ഒരു ആകാരം, ഒരു വടിവ്, ഒരു വൃത്തി അവിടെ ബോധം കൈക്കൊള്ളുന്നില്ല. അത് കേവലമായിരിക്കുന്നു. അതുകൊണ്ട് അത് സ്വയം പ്രകാശിക്കുന്നതാണ്. ഇത്രയും വിശദീകരിച്ചതിനു വേണ്ടി ഈ അറിവ് സ്വയം പ്രകാശിക്കുന്നതാണ്, അതിന്റെ താല്പര്യം അതാണ്. ആ സ്വയം പ്രകാശിക്കുക എന്ന് പറയുന്നത് മറ്റൊന്നിനെ പ്രകാശിക്കുക എന്ന് പറയാൻ നേരത്തെ പറഞ്ഞു അറിയുക അല്ലെങ്കിൽ അറിയിക്കുക. അപ്പം മറ്റൊന്നിനെ ആശ്രയിക്കാതെ ശരീരാദി വിഷയങ്ങളെ ആശ്രയിക്കാതെ സ്വയം അത് അറിവായിരിക്കുന്നു. സ്വയം അറിവായിരിക്കുക എന്ന് പറയുന്നത് സുഷുപ്തിയെ ദൃഷ്ടാന്തമാക്കി ജാഗ്രത മനസ്സിലാക്കാൻ പറ്റും. കാരണം ജാഗ്രത്തിൽ തന്നെ ഒരിക്കലും സ്വയം അറിവായിരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? ബാക്കി എല്ലാത്തിനെയും നിഷേധിച്ചു കഴിഞ്ഞാലും പ്രപഞ്ചത്തെ നിഷേധിക്കുന്നു, ശരീരത്തെ നിഷേധിക്കുന്നു, ഇന്ദ്രിയങ്ങളെ നിഷേധിക്കുന്നു, മനസ്സിനെ നിഷേധിച്ചാൽ ശരി അവിടെ ആ അറിവെന്ന് പറയുന്ന അഹം എന്ന ബോധത്തിലേയിരിക്കും. ജാഗ്രത അഹംബോധത്തെ വിട്ടിരിക്കാൻ പറ്റില്ല. സ്വപ്നത്തിലും അങ്ങനെയാണ്. യുക്തി കൊണ്ട് നിഷേധിച്ചാലും അഹംബോധത്തെ വിടുന്നില്ല. ജാഗ്രതയിലിരിക്കുന്ന ഒരാളിനും അഹംബോധത്തെ വിട്ടിട്ടിരിക്കാൻ പറ്റില്ല. എത്ര വലിയ യോഗി അഭ്യാസി ആയാലും ശരി, ജാഗ്രത വന്നോ അഹംബോധത്തോടുകൂടി അത് വരും. അറിവ് അങ്ങനെ അഹംസ്മരണത്തോടുകൂടിയും നിൽക്കും. പക്ഷെ ആ അഹംസ്മരണത്തെയും വിട്ട് അത് നിൽക്കുന്നു എന്ന് ഉള്ളതിന് ദൃഷ്ടാന്തമാണ്, തെളിവാണ് സുഷുപ്തി. അല്ല, സുഷുപ്തിയിൽ അഹംബോധം ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നെങ്കിൽ അത് ജാഗ്രതായി. എവിടെയാണോ അഹംബോധം ഉണ്ടാകുന്നത് ഉടൻ ഉണർന്നു കഴിഞ്ഞു ജാഗ്രത, അവിടെ അതല്ല. എന്നാൽ അവിടെ ഇതുണ്ടായിരുന്നു. അവിടെ പിന്നെ അഹംബോധം വിട്ടിട്ട് അറിവ് എങ്ങനെ നിന്നു? കേവലമായ അറിവായി നിന്നു. അതുകൊണ്ടാണ് തനിക്കതിനെ അഹം എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. എന്നാൽ നാസ്മി, ഞാനില്ല എന്ന് പറഞ്ഞ് നിഷേധിക്കാനും കഴിയുന്നില്ല. ഇത്തരത്തിൽ ചിന്തിക്കുമ്പോൾ ഈ അറിവ് മുമ്പ് എന്താ ഇത്രയും നമ്മൾ പറയാൻ കാരണം? ഇത് ബാഹ്യമായ സൂര്യജ്യോതിസ് പോലെയുള്ള ഒരു ജ്യോതിസല്ലേ? അങ്ങനെ ഒരു ജ്യോതിസാണെങ്കിൽ ഇത് അന്യമല്ലേ? അപ്പോൾ ഇതെങ്ങനെ സ്വരൂപമാകും? അതിന് സമാധാനമാണ് പറഞ്ഞു, ഇത് സ്വരൂപം തന്നെയാണ്. എന്തുകൊണ്ട്? ഇത് സ്വസ്വരൂപമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു, അറിവായി നിൽക്കുന്നു, അറിവായി അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിന് ദൃഷ്ടാന്തമായി പ്രകാശത്തെ പറയും. പ്രകാശം എന്താണ്? അത് സ്വയം പ്രകാശിക്കുന്നു, മറ്റുള്ളതിനെയൊക്കെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നു. ദീപത്തിന്റെ ദൃഷ്ടാന്തം പറയും. പക്ഷെ അതിൻ്റെ അർത്ഥം എന്താണ്? ദീപം സ്വയം പ്രകാശിക്കുന്നു എന്നാണോ? അല്ല. ദീപം സ്വയം പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ താല്പര്യം? ദീപത്തെ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതിന് വേറൊരു കണ്ണിന്റെ ആവശ്യമില്ല, വേറൊരു പ്രകാശത്തിന്റെ ആവശ്യമില്ലെന്നേ ഉള്ളൂ. അല്ല, ദീപം ഒരിക്കലും സ്വയം പ്രകാശിക്കുന്നില്ല. പക്ഷെ തൻ്റെ ഉള്ളിൽ സ്ഫരിച്ചുകൊണ്ടിരിക്കുന്ന ഈ അറിവ് അല്ലെങ്കിൽ ഈ ബോധത്തിന് സഹായകമായി മറ്റൊരു ബോധത്തിന്റെ ആവശ്യം ഒരിടത്തുമില്ല. ജാഗ്രതയിലുമില്ല, സ്വപ്നത്തിലുമില്ല, സുഷുപ്തിയിലുമില്ല. അതുകൊണ്ട് ഇത് ഇങ്ങനെ അറിവായി തൻ്റെ ഉള്ളിൽ, തൻ്റെ ഉള്ളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ അതിൻ്റെ ഉള്ളിലെന്നുള്ളതല്ല, താനായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഈ അറിവ്, ഈ അനുഭവം, ഇതാണ് സ്വയം പ്രകാശം എന്ന് പറയുന്നത്. അതിന് ജാഗ്രത വിട്ട് വേറൊരവസ്ഥയിൽ പോയി സാക്ഷാത്കരിക്കേണ്ട ഒരു സാധനമൊന്നുമല്ല സ്വയം പ്രകാശം എന്ന് പറയും. അത് വിവേകം കൊണ്ട് ബോധിക്കേണ്ട ഒരു കാര്യമാണ്. എവിടെ? ജാഗ്രതയിൽ തന്നെ അത് ബോധിക്കും. അത് ബോധിക്കാൻ വേറെ ഒരു സ്ഥലത്ത് പോകേണ്ട കാര്യമില്ല. അതുകൊണ്ട് പറയുന്നു, അങ്ങനെ സ്വയം പ്രകാശിക്കുന്ന സ്വരൂപമാണ് തൻ്റേത്. അത് സ്വസ്വരൂപമായതുകൊണ്ട് അതിന് പറയുന്ന പേരാണ് ആത്മാവ്. ആത്മാവെന്ന് പറയുന്ന പ്രത്യേകിച്ചൊരു സാധനമൊന്നും സംസ്കൃതത്തിൽ ആത്മാവെന്ന് പറയും, മലയാളത്തിൽ നമുക്ക് സ്വരൂപം എന്ന് പറയാം. അതും സംസ്കൃതം തന്നെ. ആത്മാവും ഇപ്പം മലയാളമായി. അതുകൊണ്ട് അങ്ങനെ സ്വരൂപമായിരിക്കുന്നു. അതുകൊണ്ടത് ആദിത്യ ജ്യോതിസിനെ പോലെ അന്യമായൊരു ജ്യോതിസല്ല. തൻ്റെ സ്വരൂപമണി കാര്യങ്ങളെല്ലാം എന്താണ് നേരത്തെ വിശദീകരിച്ചു എന്നാണ്. അതാണ് അനേനൈവ ജ്യോതിരന്തരസ്യ അനാത്മത്വമുപി പ്രത്യുക്തം. ഇത് സ്വരൂപമാണ് എന്നുള്ള കാര്യം വിശദീകരിച്ചു കഴിഞ്ഞു. യത് പുനഃ ഖദ്യൂതാദേഹി കഥാചിക്കും അപ്രകാശാത്മകത്വം തദസത്. ഇതൊന്നും പറഞ്ഞാണ് നഹി ഖദ്യോതേ പ്രകാശ അപ്രകാശത്വന ദൃശ്യമാനേ കാരണാന്തരം അനുമേയം. അവിടെ പ്രത്യക്ഷവാദികൾ പറയണം, പ്രത്യക്ഷം മാത്രമേ ഉള്ളൂ. അപ്പോൾ സിദ്ധാന്തി പറഞ്ഞു, അത് ശരിയല്ല, ഈ ശരീരമാണ് അറിയുന്നതെങ്കിൽ ഈ ശരീരം ഇല്ലാതിരിക്കുന്ന സ്വപ്നത്തിൽ അവിടെ അറിവുണ്ടല്ലോ. ഇനി ഈ ശരീരം തീരെ ഇല്ലാതിരിക്കുന്ന സുഷുപ്തി മൂർച്ഛാദികളെ അങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ. ശരീരമാണ് അറിയുന്നതെങ്കിൽ സുഷുപ്തി മൂർച്ഛ അങ്ങനെ ഒരു അവസ്ഥ വരാൻ പാടില്ല. അവിടെ ഈ ശരീരം അറിഞ്ഞുകൊണ്ടിരിക്കും. അത് ഭൗതികവാദി പറയുന്നതാണ്, ഇതിന്റെ സ്വഭാവമാണ്, വസ്തുവിന്റെ സ്വഭാവമാണ്. അഗ്നിയുടെ സ്വഭാവമാണ് പ്രകാശിക്കുക എന്ന് പറയുന്നത്. അതുപോലെ ഈ ശരീര സംഘാതത്തിന്റെ സ്വഭാവമാണ് അറിയുക എന്ന് പറയും. അല്ല, ഇതിന് വേറിട്ടൊന്നുമില്ല, അതാണ് സ്വഭാവവാദം എന്ന് പറയും. അപ്പൊ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ പിന്നെന്താ അവിടെ ഉറങ്ങിക്കിടക്കുമ്പോൾ ഈ സ്വഭാവം കാണാത്ത, അതവിടെ അറിയുന്നില്ലല്ലോ, മണക്കുന്നില്ല, രുചിക്കുന്നില്ല, സ്പർശിക്കുന്നില്ല. അതും അതിൻ്റെ സ്വഭാവം തന്നെ. ഇതിനങ്ങനെ ഒരു സ്വഭാവം കൂടിയുണ്ട്, ചിലപ്പോൾ അറിയും ചിലപ്പോൾ അറിയാതിരിക്കും. ഈ സ്വഭാവവാദം എന്ന് പറയുന്നത് നിഷേധിക്കാൻ പ്രയാസമുള്ള ഒരു കാര്യമാണ്. ഏത് ചോദ്യം ചോദിച്ചാലും അവസാനം പറയും അത് അതിൻ്റെ സ്വഭാവമാണ്. സമാധാനം പറയാൻ പറ്റത്തില്ല. സ്വഭാവമാണെങ്കിൽ എന്ത് ചെയ്യും? ഇതിൻ്റെ സ്വഭാവം അതുമാണ്. ഈ ശരീരം ഇതറിയുന്നു, എന്തുകൊണ്ടറിയുന്നു? ഇതിൻ്റെ സ്വഭാവം. എന്നാൽ സുഷുപ്തിയിൽ എന്തുകൊണ്ടറിയുന്നില്ല? അതും ഇതിൻ്റെ സ്വഭാവമാണ് എന്ന് പറയും. ഇത് പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണല്ലോ, ഒന്നറിയുക മറ്റൊന്നറിയാതിരിക്കുക. ഇരുളും വിളിച്ചു, ഇതങ്ങനെ ഒരിടത്തിരിക്കും, ഇരുളും വിളിച്ചു, ഒരേ സമയം ഒരു സ്ഥലത്തിരിക്കും, ഇരിക്കാമല്ലോ. അതിനാണ് കൂടി പറഞ്ഞത്. എന്താണ് മുമ്പ്? നഹി ഖദ്യോദേ പ്രകാശ പ്രകാശത്വന ദൃശ്യമാനേ കാരണാന്തരമാനമേയും. മിന്നാമിനിങ്ങനെ നോക്കുക, അത് പ്രകാശിച്ചിരിക്കും, പ്രകാശിക്കാതെ ഇരിക്കും. അപ്പോൾ ഈ ശരീരമാകുന്ന മിന്നാമിനിങ്ങിൻ്റെ പ്രകാശമാണ്, ജാഗ്രത്. അപ്രകാശം, അത് പ്രകാശിക്കാതിരിക്കുന്നതാണ് സുഷുപ്തി. ശരീരത്തിന് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ലോകത്ത് കാണുന്നുണ്ടല്ലോ ദൃഷ്ടാന്തം, അത് വെച്ച് ചിന്തിക്കുക. അങ്ങനെ പറയുന്നുണ്ട് മീമാംസകരിലൊരു വിഭാഗം. അവർ പറയുന്നുണ്ട് ആത്മാവെന്ന് പറയുന്നത് ചിജട സംയുക്തമാണ്. അവർ പറയുന്നു ചിത്തും ജഡവും കൂടി ചേർന്നിരിക്കുന്നതാണ് ആത്മാവ്. ആത്മാവിന് ഇങ്ങനെ ഇരിക്കാൻ പറ്റും എന്നാണ് അവർ പറയുന്നത്. മീമാംസകരിൽ ഒരു വിഭാഗമാണെന്ന് പറയുന്നത് എല്ലാവരും പറയുന്നില്ല. ആത്മാവിന്റെ സ്വഭാവം എന്ന് പറയുന്നത് എന്താണ്? ചിത് ജഡ സംയുക്തം, അങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് ഈ ജഡത്തിൽ നിന്ന് ഒരിക്കലും ഈ ചിത്തിന് വേർതിരിക്കാൻ പറ്റത്തില്ല. ചിത്തെപ്പോഴും ഈ ജഡരൂപത്തിലിരിക്കും, ഇങ്ങനെ ഇരിക്കും. ഇത് ചിത്തായും ജഡമായും ഈ കാണുന്ന രൂപത്തിലേ ഇരിക്കത്തുള്ളൂ, മാറ്റാൻ പറ്റത്തില്ല എന്നർത്ഥം. ഇവിടെ അദ്വൈതി എന്താണ് പറയുന്നത്? അങ്ങനെയല്ല, ഈ ജഡത്തിനെല്ലാം വിട്ടിട്ട് അത് നിഷ്ക്രിയം, നിരാകാരം, നിരഞ്ജനം, നിർഗുണം, അങ്ങനെ ഏകം അദ്വയമായ രൂപത്തിൽ അതിലിരിക്കും. അതിൻ്റെ എന്ത് സഹായം അവന് ആവശ്യമുണ്ട്? ഏതുപോലെ സുഷുപ്തിയിലിരിക്കുന്ന പോലെ. അപ്പോൾ അതിന് ഇവർ അംഗീകരിക്കത്തില്ല. ഇവിടെ ഇപ്പം മീമാംസകരല്ല പറയുന്നത്, ചാർവാകനാണ്. എന്നാലും ഞാൻ മീമാംസകരെ കുറിച്ച് പറയുകയാണ്. അവർ പറയുന്നത് അങ്ങനെയല്ല, ഇത് ചിജട സംയുക്തമാണ്, അതിനെ വേർപിരിക്കാൻ ഒക്കത്തില്ല ഒരിക്കലും. ചിത്തിനെ ജഡത്തിൽ നിന്ന് മാറ്റാനോ ജഡത്തിൽ നിന്ന് ചിത്തിനെ മാറ്റാനോ പറ്റില്ല. ഇത് രൂപാന്തരമെന്നാണ് അവർ പറയുന്നത്, ഒരു തരത്തിലൊരു രൂപാന്തരം. ആ ചിത്ത് ഇങ്ങനെ രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നു ജഡമായിട്ട്, അത് തന്നെ ചിത്തായും ഇരിക്കുന്നു. ആണും പെണ്ണും കെട്ട ഒരു രൂപം എന്ന് പറയും. അല്ലെങ്കിൽ അവർ പറയും നൃസിംഹത്തെ പോലെ എന്ന് പറയും, പകുതി മനുഷ്യനും പകുതി സിംഹവും എന്ന് പറയുന്നു. അങ്ങനെ ഒരു രൂപമാണ്. ഇത് അദ്വൈതം സമ്മതിക്കത്തില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഫലത്തിൽ എന്താവും? ഇതാ ഇങ്ങനെ ഇരിക്കുന്നു, ഇപ്പോൾ ഈ ജാഗ്രതത്തിലിരുന്നൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഈ ജഡമായ ശരീരമുണ്ട്, ഇതിൻ്റെ അറിവുണ്ട്, ചിത്തുണ്ട്, ഇതെല്ലാം കൂടി ചേർന്നിരിക്കുന്നു. പക്ഷെ മരിച്ചു കഴിയുമ്പോഴോ എല്ലാം തീർന്ന് അതോടുകൂടി അവസാനിച്ചു, കാറ്റ് പോയി, പിന്നെ ചിത്തുമില്ല, ജഡവുമില്ല. ഈ ജഡവും പോയി, ചിത്തും പോയി, അതിനപ്പുറം ഒന്നുമില്ല. അതിനപ്പുറം അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല, അവരുടെ ബുദ്ധി സൂക്ഷ്മമല്ല, സ്ഥൂല ബുദ്ധികളാണ്. അവർ ഇതൊക്കെ തീരുമാനിക്കുന്ന എങ്ങനെ? ഈ പറയുന്ന മിന്നാമിനെങ്ങനെ? അതിനെ കണ്ടിട്ടാ പറയുന്നു. അതെങ്ങനെയാണ്? അത് പ്രകാശിക്കുന്നു, പ്രകാശിക്കാതിരിക്കുന്നു. ആ പ്രകാശിക്കുകയും പ്രകാശിക്കാതിരിക്കുകയും ചെയ്യുന്ന അതിൻ്റെ ശരീരം തന്നെ ഒരു വസ്തു തന്നെ, രണ്ടെണ്ണമില്ല അവിടെ. അതുപോലെ ആയിക്കൂടെ പക്ഷെ അദ്വൈതം പറയുന്നു അതെന്താ, ഇത് പ്രകാശിക്കുകയും പ്രകാശിക്കാതിരിക്കുകയും ചെയ്യുന്നതല്ല, ഇതതുപോലെ ഈ വേർപിരിക്കാൻ വയ്യാതിരിക്കുന്ന ഒരു സാധനമല്ല, ഈ ജാഗ്രത സ്വപ്നങ്ങളിലാണ് ഇതിങ്ങനെ ഇരിക്കുന്നത്. അതിന് പറയുന്നു എന്താ കാരണം, ജാഗ്രത സ്വപ്നങ്ങളിൽ ഇങ്ങനെ ഇരിക്കുന്നതിന് കാരണം ചൈതന്യത്തിന് സ്വന്തമായ നിലനിൽപ്പില്ലാത്തതുകൊണ്ടല്ലോ. ചൈതന്യത്തിന് ഇതിനെയൊന്നും ആശ്രയിക്കാതെ സ്വതന്ത്രമായി നിലനിൽക്കുക, അതാണ് സുഷുപ്തി. അവിടെ ഇതിനോട് താതാന്യപ്പെടുന്നില്ല. അവിടെ ആ ചൈതന്യം എന്താണ്? പുരുഷനല്ല, സ്ത്രീയല്ല. ചാന്ദോഗ്യത്തിൽ നമ്മൾ ചർച്ച ചെയ്തല്ലോ, നമ്മളെ രക്ഷകർത്തി വ്യാഘ്രോവ സിംഹോവ മശകോവ എന്തായാലും ശരി, മനുഷ്യനായാലും പുലിയായാലും സിംഹമായാലും മശകമായാലും കൊതുകായാലും എന്തായാലും ആ സുഷുപ്തിയിലേക്ക് പോകുമ്പോൾ എന്താണോ അതൊന്നുമല്ല. പിന്നെ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? അവൻ തിരിച്ചു വരുന്നു. സമ്പ്രസാദത്തെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ വിശദമായി അവിടെ ചർച്ച ചെയ്തു. അവിടെ അവൻ ഇതിനെല്ലാം വിട്ടിട്ടിരിക്കുന്നു. അപ്പോൾ അവൻ ഇതിനെല്ലാം വിട്ടിട്ടിരിക്കാമെന്നുള്ള ഒരു അവസ്ഥയുണ്ട്. ഇതെന്താണ്? ഇത് സ്വാനുഭവമാണ്. ജീവന്റെ ജാഗ്രത സ്വപ്നം സുഷുപ്തി എന്ന് പറയുന്നത് പ്രതിക്ഷണം മാറിക്കൊണ്ടിരിക്കുന്നതാണ്, പ്രതി ദിവസമല്ല. ഇതിനിടയ്ക്ക് തന്നെ ഇപ്പം നമ്മൾ എത്ര പേര് സുഷുപ്തിയിലേക്ക് പോയി തിരിച്ചു വന്നു. ഇത് പ്രതിക്ഷണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാർക്കറിയാൻ വയ്യാത്ത കാര്യമല്ല. അപ്പോൾ ഈ പ്രതിക്ഷണമുള്ള അനുഭവത്തെ തന്നെയുണ്ട് എന്താണ് നിരപേക്ഷമായ നില. അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ ചിത്ത് ഏകനായിരുന്നു, നിരപേക്ഷനായിരുന്നു. അടുത്തു വരുന്ന മന്ത്രത്തിൻ്റെ വ്യാഖ്യാനത്തിൽ അത് വളരെ വിശദമായി ചർച്ച. അതെന്ത് ചെയ്യുന്നു? ഈ സ്ഥൂലദേഹത്തിൽ എങ്ങനെ എത്തിച്ചേരുന്നു, താതാത്മ്യം സംഭവിക്കുന്നു. ആ ചൈതന്യം ഇതിനോട് താതാത്മ്യം സംഭവിക്കുന്നു. എന്താ ചൈതന്യ താതാത്മ്യം എന്ന് പറയുന്നത്? ചൈതന്യം എന്ന് പറയുന്ന അറിവ്, അറിവിന് അഭിമാനം എന്ന് പറയുന്ന ഒരു ബന്ധം വരുന്നതിനോട് അഹം എന്ന് അഭിമാനിക്കുന്നു, മമ എന്ന് അഭിമാനിക്കുന്നതാണ് താതാത്മ്യം. അപ്പോൾ തൻ്റെ ആ സ്വച്ഛമായ ഭാവത്തിൽ നിന്ന് അതെന്ത് ചെയ്യുന്നു? ഇതിനോടൊക്കെ താതാത്മ്യപ്പെടുന്നു. അയ്യോ, ഈ നിർഗുണം നിരാകാരം എന്ന് പറയുന്നത് എങ്ങനെയാ താതാത്മ്യപ്പെടുന്നത് എന്ന് ചോദിക്കും. അവിടെ നിർഗുണം നിരാകാരം എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? അതിന് ഗുണമില്ലെന്നോ അതിന് ആകാരമില്ലെന്നോ എന്താ പറയുന്നു? ഗുണവും ആകാരവുമുള്ള ഈ വസ്തുക്കൾ അതല്ലെന്നാ പറയുന്നു. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ കാണുന്ന ഗുണവും ആകാരവുമുള്ള വസ്തുക്കൾ അതല്ല, ചൈതന്യം അതല്ല. എന്നാൽ അതെന്ത് ചെയ്യുന്നു? ഈ ഗുണവും ആകാരവുമുള്ള ഈ വസ്തുക്കളോടത് അഭിമാനത്തിൽ വരുന്നു, താതാത്മ്യപ്പെടുന്നു, ജാഗ്രതയിലേക്ക് വരുന്നു, സ്വപ്നത്തിലേക്ക് പോകുന്നു. അവിടെ ഈ താതാത്മ്യം സംഭവിക്കുന്നു, ജാഗ്രത സ്വപ്നങ്ങളായി മാറുന്നു. ഈ താതാത്മ്യത്തെ വിടുന്നു, അഹം മമ അഭിമാനത്തെ വിടുന്നു, വീണ്ടും അതിൻ്റെ സ്വരൂപമായ സ്ഥിതി നിലനിൽക്കുന്നു. ആ സ്ഥിതിയിൽ ഇതില്ലല്ലോ, ഗുണവും ആകാരവുമുള്ള ഗുണരൂപമുള്ള ഈ വസ്തുക്കളൊന്നുമില്ല. അതുകൊണ്ട് അതിൻ്റെ സ്വരൂപസ്ഥിതിയെ പറയുക. ഇതിനെല്ലാം നിഷേധിക്കാൻ വേണ്ടി പറയുന്നത് നിർഗുണമാണ് എന്ന് പറയുന്നു. വാസ്തവത്തിൽ അത് തന്നെയാണെന്ത്? നിർഗുണമായി ഈ സഗുണമായ ഭാവത്തിലും ഇരിക്കുന്നു, ഒന്ന് തന്നെയാണ്. അതിന് രണ്ടവസ്ഥയിലും ഇരിക്കാം. നിർഗുണമായ ഭാവത്തിൽ അതിരിക്കാം, ഇതിനെല്ലാം ഉപേക്ഷിച്ചിട്ട്. അങ്ങനെ അതിനിരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഉറക്കം വരത്തില്ലായിരുന്നു, ഉറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. നമ്മൾ ഉറങ്ങുന്നതുകൊണ്ട് മനസ്സിലാക്കാം, നമ്മളെല്ലാം എന്ത് ചെയ്യുന്നു? ഇതെല്ലാം വിട്ടിട്ട് നിർഗുണന്മാരായിരിക്കുന്നു. സുഖമില്ല, ദുഃഖമില്ല, മാനമില്ല, അഭിമാനമില്ല, ബന്ധമില്ല, മോക്ഷമില്ല, ഒന്നുമില്ല. അവിടെ ഇവിടെയാണ് ബന്ധവും മോക്ഷമൊക്കെ വരുന്നത്. ഇവിടെയാണ് നമ്മൾ ബന്ധത്തെ കണ്ടിട്ട് മോക്ഷത്തിന് വേണ്ടി പരിശ്രമിക്കുന്നത്, മുക്തിയെ നേടിയെടുക്കുന്നത്. അവിടെ ഇതൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അതാണോ? ഇതില്ലാത്തതുകൊണ്ട് അതിനെ പറയുന്നു നിർഗുണം നിരാകാരമായിരിക്കുന്ന ആ ചൈതന്യം അതിനോട് അഭിമാനപ്പെടുന്നു. അതെങ്ങനെയാണ് അഭിമാനം സംഭവിക്കുന്നതെന്നും മറ്റും അടുത്ത് വിശദീകരിക്കും. അങ്ങനെ വരുമ്പോൾ അത് അവിടെ അത് സ്വയം പ്രകാശമായിരിക്കുന്നു. അത് ഇവിടെ ചർച്ച ചെയ്തത് എന്താണോ മിനാമരിങ്ങിന്റെ കാര്യം, അതാണ് ഇവിടെ ചർച്ച ചെയ്തത്. അപ്പോൾ അതുപോലെ ഇത് നിരപേക്ഷമായി തന്നെ ഇരിക്കാൻ കഴിയും. എന്താണ് പറഞ്ഞത്? മീമാംസ അവരുടെ കാര്യം പറഞ്ഞു. അവർ പറഞ്ഞു അങ്ങനെയല്ല, ഇതിന് അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല, ഇതിങ്ങനെ ഇരിക്കത്തുള്ളൂ പറയുന്നതിന് താല്പര്യമാണ്. അതാണ് ഇതിങ്ങനെ ഇരിക്കത്തുള്ളൂ. എങ്ങനെ? ഈ നമ്മൾ ഈ കാണുന്ന രൂപത്തിൽ ഇവിടെ ചൈതന്യവും ചടവും എന്താണ് എല്ലാം കൂടെ ചേർന്നൊരു ഒരു മിക്സഡായി, ചൈതന്യവും ജഡവും എല്ലാം കൂടെ ചേർന്നിട്ടൊരു ഒരു സങ്കീർണമായ ഒരവസ്ഥ ഈ അവസ്ഥയിലിരിക്കത്തുള്ളൂ എന്നാണ്. മറ്റങ്ങനെയല്ല, ഇതിനെല്ലാം വിട്ടിട്ട് അത് ഇതിനെല്ലാം വിട്ടിരിക്കും. അതാണ് അദ്വൈതി പറയുന്നത്. ഇവർ പറയുന്നത് മിനാമിനിങ്ങനെ പറയുന്നു. അത് അതിൻ്റെ ഒരു പക്ഷമാണ് ഇവിടെ പറയുന്നത്. എന്താണ്? നൈഖദ്യോതേ പ്രകാശ അപ്രകാശത്വന ദൃശ്യമാനെ കർണാന്തരം അനുമേയം. അങ്ങനെയൊക്കെ ഇരിക്കാൻ ഈ കാണുന്നത് പോലെയൊക്കെ തന്നെയാണല്ല, ഇതിനപ്പുറമൊന്നുമില്ല. ചരവാകന് ഇത്രേ പറയാൻ പറയുന്നില്ലേ? ദൃഷ്ടി അനുപന്നം നാമ പ്രത്യക്ഷമായ കാര്യത്തിൽ എന്താ അയുക്തി? ഇതൊക്കെ പ്രത്യക്ഷമാണെന്നാണ്. അതിന് ഇത് തികച്ചും ഭൗതികമായൊരു കാര്യമാണ്. എല്ലാമിനും അങ്ങനെ അങ്ങനെ ഇരിക്കുന്നു. അതിനെന്തെങ്കിലും ഒരു ഭൗതികമായ സമാധാനം കാണും. ഇന്നത്തെ പോലെ പഴയകാലത്ത് അതിനെ എടുത്തുകൊണ്ടൊന്ന് കീറി മുറിച്ച് പരിശോധിച്ച് അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് രാസപ്രവർത്തനം നടക്കുന്നത്, എന്ത് രാസപ്രവർത്തനം കൊണ്ടാണ് തിളങ്ങുന്നത്, എന്ത് സംഭവിക്കുമ്പോഴാണ് തിളങ്ങാതിരിക്കുന്നതെന്നൊന്നും അന്ന് പഠിച്ചിട്ടില്ല. ബാഹ്യമായി നോക്കിയാൽ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. മിനാമിനുങ്ങ് അത് ഭാഷകാരം പറയുന്നു, ഖദ്യുതാദേഹി കഥാചിത്കത്വം പ്രകാശ അപ്രകാശാത്മകത്വം തഥാസത്വ. അത് നിങ്ങളീ പറയുന്നു വരുന്നുമില്ല. അവിടെ എന്താ സംഭവിക്കുന്നത്? തികച്ചും ഭൗതികമായൊരു കാര്യമാണ്. പ്രകാശിക്കുകയോ പ്രകാശിക്കാതിരിക്കുകയോ ചെയ്യാം. അന്നാണെങ്കിൽ ഇതിന് എന്താണ് ഈ മിന്നാമിനിങ് മാത്രമേ ഉള്ളൂ. ഇന്നാണെങ്കിൽ അങ്ങനെ മിന്നുന്ന ബൾബുകളൊക്കെ ഉണ്ട്, അത് ഉദാഹരണമായിട്ട് പറയാം. മിന്നിയാണ് ഇന്ന ബൾബുകളൊക്കെ ഉണ്ട്, അതുപോലെയേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ എന്താ സംഭവിക്കുന്നത്? പക്ഷാദ്യവയവ സങ്കോച വികാസ നിമിത്തത്വ പ്രകാശ അപ്രകാശകത്വ. അത് ഇങ്ങനെ പറക്കുമ്പോൾ ഒന്ന് നമുക്ക് കാണാം. എന്താണ്? അതിൻ്റെ ചിറവ് കൊണ്ട് ആ പ്രകാശത്തെ മറയ്ക്കും, അപ്പം നമുക്ക് കാണാതിരിക്കാം. അല്ലെങ്കിൽ അതിൻ്റെ ശരീരത്തിൽ തന്നെയുള്ള അവയവങ്ങൾ അവയുടെ സങ്കോച വികാസങ്ങളുണ്ട്. പ്രകാശമുള്ള ഒരു സാധനം തന്നെ വികസിക്കുമ്പോൾ അത് കൂടുതൽ പ്രകാശിക്കും, സങ്കോചിക്കുമ്പോൾ അതിൻ്റെ പ്രകാശം കുറയും. അത് ഭൗതികമായ കാര്യങ്ങൾ നമുക്ക് ഊഹിക്കാമെന്നുള്ളതേ ഉള്ളൂ. അല്ല, കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ കെമിസ്ട്രിയും ബയോളജിയൊക്കെ പഠിക്കണം. ശങ്കരാചാര്യരുടെ കാലത്ത് അതൊന്നുമില്ലായിരുന്നു. അപ്പോൾ യുക്തി അനുസരിച്ച് പറയുകയാണ്, അതിൻ്റെ ശരീര അവയവങ്ങളുടെ ജഡമായിരിക്കുന്ന ആ ശരീര അവയവങ്ങളുടെ വരുന്ന മാറ്റങ്ങൾ, അതിനൂടെ സങ്കോച വികാസങ്ങളെന്ന് പറയുന്നു, ആ മാറ്റങ്ങൾ കൊണ്ട് അത് പ്രകാശിക്കുകയോ പ്രകാശിക്കാതിരിക്കുകയോ ചെയ്യും. അത് ഇവിടെ പറയുന്ന സ്വസ്വരൂപമായിരിക്കുന്ന അറിവുമായിട്ട് എന്താ ബന്ധം? അത് ഇതുപോലെയാണ്. ഇവിടെ ഈ അനുഭവത്തെ ഈ മൂന്നവസ്ഥയിലൂടെ വിശകലനം ചെയ്ത് ബോധിക്കാവുന്നതേ ഉള്ളൂ എന്താണ് പരമാർത്ഥം എന്നുള്ളത്. മാത്രമല്ല, ഇതിനപ്പുറത്ത് ബോധിക്കാനൊന്നും ഇല്ലതാണ് ഇവിടെ ഉപായം. എന്തൊക്കെ അദ്വൈതമോ എന്തൊക്കെ അഭ്യാസങ്ങളോ എന്തൊക്കെ പറഞ്ഞാലും ശരി, ജാഗ്രത സ്വപ്ന സുഷുപ്തി എന്ന് പറയുന്ന ഈ മൂന്ന് അനുഭവത്തെ വിശകലനം ചെയ്ത് മനസ്സിലാക്കാവുന്നതിനപ്പുറം ആത്മാവിൽ അല്ലെങ്കിൽ തൻ്റെ സ്വരൂപത്തിന് വേറൊരു തത്വമില്ല. എന്തുകൊണ്ട്? ഇത് മൂന്നും തൻ്റെ സ്വരൂപമായിരിക്കുന്നു. ഇവിടെ മനസ്സിലാക്കേണ്ടത് തൻ്റെ സ്വരൂപത്തെക്കുറിച്ചാണ്. അപ്പോൾ ഇതിനെ വിശകലനം ചെയ്തേ മനസ്സിലാക്കാൻ പറ്റും, ഇതിൻ്റെ വിവേകം കൊണ്ടേ മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ വേറെ ഒരു അഭ്യാസങ്ങൾ കൊണ്ടും തെളിവ് തീർന്നിട്ടൊന്നും ഇത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. മൂക്കിൽ പിടിച്ചുകൊണ്ട് തെളിവ് തീർന്നൊന്നും ഇത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഇത് ആ വിവേകം കൊണ്ടേ പറ്റും, ശ്രവണ മനനാദികൾ കൊണ്ടേ ഇത് സാധ്യമാകും. അതുകൊണ്ട് മറ്റേത് വെച്ചും ഭൗതികമായൊരു കാര്യമാണ്. അത് കണ്ടുകൊണ്ട് ഒരിക്കലും ദൃഷ്ടാന്തം കണ്ടുകൊണ്ട് സിദ്ധാന്തത്തെ സ്ഥാപിക്കുകയല്ല ചെയ്യുന്നു. അങ്ങനെയല്ല ചെയ്യുന്നു, തെറ്റിദ്ധാരണ ഉണ്ടാകും. അതങ്ങനെയാണ്, അതുകൊണ്ട് ദൃഷ്ടാന്തം അങ്ങനെയാണ്, അതുകൊണ്ട് അഷ്ടാന്തികം. നമ്മൾ സാധാരണ പറയുന്നത് എന്താണ്? രജ്ജുവിലെ സർപ്പം മിഥ്യയാണ്, അതുകൊണ്ട് പ്രപഞ്ചവും മിഥ്യ എന്ന് ശങ്കരാചാര്യർ പറഞ്ഞു എന്ന് ആൾക്കാർ ധരിക്കുന്ന പോലെയാണ്. നമ്മളിടത്തും പറയുന്നില്ല, ദൃഷ്ടാന്തത്തെ കൊണ്ട് ദാഷ്ടാന്തികം സമർത്ഥിക്കുകയല്ല ചെയ്യുന്നു. അങ്ങനെ പറഞ്ഞിട്ടാണ് അദ്വൈതത്തിൻ്റെ പേരിൽ ആൾക്കാർ ആക്ഷേപം പറയുന്നത്, ശങ്കരാചാര്യ വിവരമില്ലാത്തവരാണെന്നൊക്കെ പറയുന്നു. അങ്ങനെ ഒരിടത്ത് ആർക്കും ഒരിക്കലും പറയാൻ പറ്റില്ല രജ്ജുവിലെ സർപ്പം മിഥ്യയാണ്, അതുകൊണ്ട് പ്രപഞ്ചവും മിഥ്യയാണെന്ന്. ശുദ്ധമംഗത്തരവും പക്ഷെ അങ്ങനെയാണ് ആൾക്കാർ ധരിച്ചു വച്ചിരിക്കുന്നത്. ഇവിടെ ഭാഷകാരം പറയുന്നു അങ്ങനെയല്ല, എന്താണ് അത്? ഭൗതികമായൊരു കാര്യത്തിൽ സംഭവിക്കുന്ന കാര്യമാണ് ഇത്. ഇവിടെ ചർച്ച ചെയ്യുന്നത് സ്വസ്വരൂപത്തെ സംബന്ധിച്ചാണ്. ഇത് കേവലമായ ചിത്തായി സംവിസ്വരൂപമായി സ്ഥിതി ചെയ്യുന്നു. ജാഗ്രത സ്വപ്നങ്ങളിലേക്ക് ഇതിനോടെല്ലാം അഭിമാനം വന്നിട്ട് ഇതെല്ലാമായി മാറി നിൽക്കുകയും ചെയ്യുന്നു. ഒരേ ഒരു സ്വരൂപം തന്നെ, താൻ തന്നെ, തന്നിൽ തന്നെ ഇതൊക്കെ സംഭവിക്കുന്നത് എന്നർത്ഥം. യത്പുനരുക്തം ധർമാധർമ്മയോർ അവശ്യം ഫലധാതൃത്വം സ്വഭാവോ അഭ്യുഗന്ധവേദി. വീണ്ടും പഴയ ചർച്ചയിലേക്ക് പോവുകയാണ്. അവിടെ എന്താ പറഞ്ഞത്? ആ ഇതാണ് എന്നുവെച്ച പദാർത്ഥ സ്വഭാവവും നാസ്തി അഗ്നിരുഷ്ണ സ്വഭാവ്യം അന്യനിമിത്ത ഉദകശ്യവാസി. ഇതാണ് സ്വഭാവവാദി അവിടെ പ്രത്യക്ഷപ്പെടുന്നത്. ഈ കാണുന്നതൊക്കെ എന്താ? ഇതെല്ലാം അതാതിൻ്റെ സ്വഭാവം. അങ്ങനെ എടുക്കുക. സ്വഭാവവാദത്തിൻ്റെ പ്രത്യേകതയാണ് അവിടെ കാര്യകാരണ നിയമത്തെ നിഷേധിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞാണ്, ഒന്ന് പരാമർശിച്ചാണ്. അതാണ് സ്വഭാവവാദത്തിൻ്റെ പ്രത്യേകത. കാര്യകാരണഭാവം വേണ്ട. ഇവിടെ അദ്വൈതത്തിലും അജാതവാദം എന്ന് പറയുന്ന പ്രക്രിയയിൽ കാര്യകാരണവാദത്തെ നിഷേധിക്കുന്നു. അജാതവാദത്തെ നമ്മൾ മാണ്ഡവ്യത്തിൽ ചർച്ച ചെയ്തതാണ്. പക്ഷെ അത് വേറെ. അവിടെ എന്താ പറയുന്നത്? സർവവും സംവിത് സ്വഭാവം. ഇവിടെ ആ സംയുക്തത്വത്തെ അംഗീകരിക്കാത്ത സ്വഭാവവാദികളാണ്. ഇവിടുത്തെ സ്വഭാവവാദികളെന്ന് പറയുന്നത് ഭൗതികവാദികളാണ്. അവരെന്താണ് പറയുന്നത്? ഒന്നിൻ്റെയും കാരണത്തെ അന്വേഷിച്ചു പോകേണ്ട കാര്യമില്ല. നിങ്ങളിനി കാരണത്തെ അന്വേഷിച്ചു പോയാലോ അവസാനം ഇവിടെ തന്നെ വന്നത്. ഉദാഹരണം, അഗ്നി എന്തുകൊണ്ടാണ് പ്രകാശിക്കുന്നത്? എന്തുകൊണ്ടാണ് അത് ചൂട്? അതതിൻ്റെ സ്വഭാവം. അതങ്ങനെയാണ്. അതെങ്ങനെ വന്നു, എങ്ങനെ വന്നു എന്ന് അന്വേഷിച്ചാലും അവസാനം നിങ്ങൾ കണ്ടെത്തേണ്ടി വരും. എന്താണ്? ആ ഇത് ഇങ്ങനെ തന്നെ എന്ന് കണ്ടെത്തേണ്ടി വരും. വേറെ എന്തെങ്കിലും കണ്ടെത്താൻ പറ്റും? അവസാനം അതല്ലേ പറയത്തുള്ളൂ. അഗ്നി എന്തുകൊണ്ട് പ്രകാശിക്കുന്നു? പറയാം, അതിന് ഒരു കാരണമുണ്ട്, അതുകൊണ്ടാണ് അതങ്ങനെ. അതാ എന്നിട്ട് അവസാനം എന്ത് പറയും? അങ്ങനെ അങ്ങനെ പോയി പോയി ഇതിങ്ങനെയായി എന്ന് വെച്ചാൽ ഇത് ഇതിൻ്റെ സ്വഭാവമാണ്. ജലശീതമായിരിക്കുന്ന സ്വഭാവമാണ്. സ്വഭാവവാദിക്ക് എന്താ വരും? അതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണ്? ഒന്നിൻ്റെയും കാരണത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. ഈ അനുഭവപ്പെടുന്നതൊക്കെ എന്തോ ഇതെല്ലാം ഇങ്ങനെ തന്നെ, ഇതാണ് ഇതിൻ്റെ സത്യം. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ചാർവാകനാണ് സ്വഭാവവാദികൾ. അവർ പറയുന്നു ഇതൊക്കെ ഇങ്ങനെയൊക്കെ എന്തൊക്കെയാണോ ഇതൊക്കെ കാണുക, ഇതൊക്കെ ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. കൂടുതൽ ഫിലോസഫി തത്വചിന്തയൊന്നും ആവശ്യമില്ല. വെറുതെ ചിന്തിച്ച് മനസ്സിനായി ഭാരം ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഈ ഭൗതികമായ ജീവിതത്തിൽ ഭൗതികമായി ജീവിക്കുന്നതിന് വേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കുക. കടം വാങ്ങിയിട്ടാണെങ്കിലും നല്ല നെയ്യ് കഴിച്ച് നല്ല ആരോഗ്യത്തോടുകൂടിയിരുന്ന് സുഖമായിട്ട് ജീവിക്കുക. മരണത്തോടുകൂടി എല്ലാം തീർന്നു. നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് അസുഖം വന്നാൽ നല്ല ചികിത്സയൊക്കെ ചെയ്ത് സുഖമായിട്ട് ജീവിക്കും. അതിന് കാശുണ്ടാകണം. അതിന് പറയുന്നു അത് ബുദ്ധിമുട്ടാണെങ്കിൽ കടം വാങ്ങിക്കുക, തിരിച്ചു കൊടുക്കണ്ട എന്നവർ പറയുന്നു. ചർവൻ പറയുന്നു ഋണം കൃത്വ ഘൃതം പിബേ. എന്തായാലും ജീവിത സുഖമായിരിക്കണം. അത് രസകരമായൊരു കാര്യം. ഈ ചർവകന്മാർക്ക് സന്യാസം ഉണ്ടായിരുന്നു. ചാർവാക സന്യാസിമാരെ കൊണ്ടുണ്ടായിരുന്നു. ചാർവാകൻ ഇങ്ങനെയാണെങ്കിൽ അവന്റെ സന്യാസി എങ്ങനെയായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കാന്നുള്ളതേ ഉള്ളൂ. ഈ ഫിലോസഫി അവർ കുറച്ചുകൂടെ ദൃഢപ്പെടുത്തിയവരായിരിക്കും. അങ്ങനെ ഒരു വിഭാഗം പണ്ടുണ്ടായിരുന്നു എന്ന്. ഇന്നത്തെ ചാർവാകന്മാർ പറയുന്നു ആ ചാർവാകന്മാരാണ് ശരിയായ ആൾക്കാരാണെന്നാണ്. ശരിയായിരിക്കും, പക്ഷെ ഇവിടെ സ്വഭാവത്തെ അങ്ങനെ അംഗീകരിക്കുന്നുണ്ട്. അതങ്ങനെ അംഗീകരിക്കാൻ സാധ്യമല്ല എന്ന്. കാരണം ഇത് അഗ്നിയുടെ സ്വഭാവം ഉഷ്ണമാണെന്ന് പറയാം, പക്ഷെ അഗ്നി സ്വന്തം ദേഹത്തെ തട്ടി ദേഹത്തെ പൊള്ളിച്ച് സുഖവും ദുഃഖമൊക്കെ അനുഭവിക്കുമ്പോൾ ഇത് സ്വഭാവമാണെന്ന് പറയാൻ പറ്റത്തില്ല ചാർവാകന്. അപ്പം നിലവിളി, അപ്പോൾ കാരണം അന്വേഷിക്കും, എന്തുകൊണ്ടാണ് പൊള്ളിയത്? അദ്ദേഹം അന്വേഷിക്കാതിരിക്കും, എന്തുകൊണ്ടാണ് എനിക്ക് വേദന വന്നത്, എന്തുകൊണ്ട് എനിക്ക് ആ വേദന കൊണ്ട് ദുഃഖമുണ്ടായി. അപ്പം ചാർവാകൻ പറയുന്നത് അങ്ങനെ പറയുന്നുണ്ടെങ്കിലും വാദത്തിന് വേണ്ടി അവന് കാരണത്തെ അന്വേഷിക്കേണ്ടി വരും. ഇവിടെ സ്വന്തം സുഖദുഃഖാനുഭവങ്ങളിൽ, സ്വന്തം ഭോഗത്തിൽ സുഖദുഃഖാനുഭവത്തിൽ ആത്യന്തികമാണ്. ഇത് പറഞ്ഞാണ് നേരത്തെ നിഷേധിച്ചു. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ് യത്പുനരുക്തം ധർമാദയോ വിവരവശ്. അപ്പൊ ചാർവാകനും പറയേണ്ടി വരും എന്താണ്, അഗ്നി ഉഷ്ണമായിരിക്കുന്നു, ജലം ശീതമായിരിക്കുന്നു. പക്ഷെ ചിലപ്പോൾ അഗ്നി ഉഷ്ണമായിരിക്കുന്ന അഗ്നി ചിലപ്പോൾ സുഖത്തെ നൽകുന്നു, ചിലപ്പോൾ ദുഃഖത്തെ നൽകുന്നു. സ്വാനുഭവത്തിലേക്ക് വരുമ്പം കാരണത്തെ അന്വേഷിക്കേണ്ടി വരും. എന്തുകൊണ്ടാണ് ചിലപ്പോൾ അഗ്നി സുഖത്തെ നൽകുന്നു ശീതമാണെങ്കിൽ, എന്തുകൊണ്ടാണ് അഗ്നി ചിലപ്പോൾ ദുഃഖത്തെ നൽകുന്നു ഉഷ്ണമാണെങ്കിൽ? അപ്പോൾ സുഖദുഃഖാദികൾക്ക് എന്തുകൊണ്ടിത് സംഭവിക്കുന്നു എന്ന് ചിന്തിക്കേണ്ടി വരും. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? അപ്പോൾ കാരണത്തെക്കുറിച്ച് ചിന്തിച്ചേ പറ്റൂ. അങ്ങനെ ചെല്ലുമ്പോൾ സുഖദുഃഖാദി അനുഭവങ്ങൾക്കുള്ള വ്യക്തമായ കാരണങ്ങളെ കണ്ടുപിടിക്കാൻ പറ്റാതെ വരും. എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഒരാൾക്ക് ഒരു കാര്യം അനുകൂലമായിരിക്കുന്നു, അപ്പോൾ അയാൾക്ക് സുഖമായിരിക്കുന്നു. അതേ കാര്യം ഒരാൾക്ക് പ്രതികൂലമായി വരുന്നു, ദുഃഖമായി വരുന്നു. ഇതിൻ്റെ വ്യവസ്ഥ എന്താണ്? അവിടെ ചാർവാകന് പറയേണ്ടി വരും അറിയത്തില്ല എന്ന് പറയേണ്ടി വരും. പാൽപായസം ചിലപ്പോൾ സുഖത്തെ ഉണ്ടാക്കുന്നു, ചിലപ്പോൾ ദുഃഖത്തെ ഉണ്ടാക്കുന്നു, ചിലപ്പോൾ അത് അനുകൂലമായിരിക്കുന്നു, ചിലപ്പം പ്രതികൂലമായിരിക്കുന്നു. അത് പൽപ്പായസം കുടിച്ചു, നല്ല രസം, ആനന്ദം, സുഖമായിരിക്കുന്നു. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഷുഗർ കൂടും, അപ്പോൾ ദുഃഖമായി മാറും. അതിന് അധിക സമയമൊന്നും വേണ്ട, ഞങ്ങളെപ്പോലെയുള്ളവരുടെ അനുഭവമാണ്. നിമിഷങ്ങൾക്കകം തന്നെ ദുഃഖത്തിന് കാരണമായി തീരും ഷുഗറുള്ളവർക്ക്. അപ്പോൾ എന്താ കാരണം അന്വേഷിക്കേണ്ടി വരും. അപ്പോൾ ഗ്ലൂക്കോമീറ്റർ എടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കി, ഇപ്പോൾ എത്ര ഡിഗ്രി ഉണ്ട്? ഓ, 200 കടന്നു. അപ്പോൾ ഇതാണ് കാരണം. ചാർവാകന് നോക്കാതിരിക്കാൻ പറ്റുമോ? അവിടെ മരുന്ന് കഴിക്കേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിൽ ഭൗതികമായ സാഹചര്യങ്ങളിൽ സുഖദുഃഖങ്ങൾ അനുഭവിക്കുമ്പോൾ കാരണത്തെ അന്വേഷിക്കാൻ പറ്റും. വസ്തുവിൻ്റെ സ്വഭാവം ഇന്നതാണെന്ന് തീരുമാനിച്ചാൽ ശരി, അത് ഭോഗത്തിൽ, ജീവഭോഗത്തിലേക്ക് വരുമ്പോൾ, സുഖദുഃഖ അനുഭവത്തിലേക്ക് വരുമ്പോൾ കാരണത്തെ അന്വേഷിക്കേണ്ടി വരും. ഈ ഒരു കാര്യകാരണ ചിന്തയിൽ നിന്ന് വിവേകമുള്ള ഒരു മനുഷ്യനും മാറിയിരിക്കാൻ പറ്റില്ല. ഞാൻ ചാർവാകനാണ്, ഞാൻ ഷുഗർ ടെസ്റ്റ് ചെയ്യില്ലെന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അവനാണ് ശരീരത്തെക്കുറിച്ച് കൂടുതൽ ബോധമുള്ളത്. ഇതെല്ലാം മിഥ്യയെന്ന് പറയുന്ന ഞങ്ങളെപ്പോലെയുള്ള വേദാന്തികൾ പോലും ഡെയിലി ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ചാർവാകൻ ടെസ്റ്റ് ചെയ്യാതിരിക്കുമോ? ഇല്ല. അപ്പോൾ കാര്യകാരണ ചിന്ത വേണം, ചാർവാകനും വേണം. അപ്പോൾ ചാർവാകൻ എന്ത് പറയും? കാരണം കാരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടല്ലോ ചാർവാകൻ. അവൻ പറയുന്ന വസ്തു സ്വഭാവമാണ്. അപ്പോൾ അവനൊന്നേ പറയുന്നത് അറിയാൻ പറ്റത്തില്ലെന്ന് പറയുന്നു. ആ, അതൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാ സ്വഭാവവും നമുക്കറിയത്തില്ല എന്ന് പറയേണ്ടി വരും. അറിയില്ല എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു പേരാണ് അദൃഷ്ടം എന്ന് പറയും. അറിയില്ല എന്ന് ചാർവാകൻ പറയും, മറ്റുള്ളവരെന്ത് പറയും? ആസ്തികന്മാരെന്ന് പറയും അധിഷ്ഠം അല്ലെങ്കിൽ ധർമാധർമ്മം എന്നവർ പറയും. നിങ്ങളെ അറിവില്ല എന്ന് പറയുന്നതിനാണ് ഞങ്ങൾ ധർമാധർമ്മങ്ങൾ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ പുണ്യപാപം എന്ന് പറയേണ്ടി വരും. നിങ്ങൾ സ്വീകരിച്ചേ പറ്റും. അല്ലെങ്കിൽ പ്രത്യക്ഷമായി അനുഭവിക്കുന്ന സുഖദുഃഖാദികൾക്ക് അത് എവിടെ അനുഭവിക്കുന്നു? കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തു. എന്താണ് സുഖദുഃഖാദികൾ എന്ന് പറയുന്നത്? അന്ധകരണ പരിണാമമാണ്, മനസ്സിന്റെ പരിണാമമാണ്. അത് പ്രത്യക്ഷമായി സ്വയം അനുഭവിക്കുകയാണ്. ഇത് ആകാശത്തു നിന്ന് പൊട്ടി വീണതൊന്നുമല്ല. ആകാശത്തിൽ നിന്ന് ഒരു പഴം ഭൂമിയിൽ വീണു എന്ന് പറയുന്ന പോലെ വന്നതൊന്നുമല്ല. ഇത് സ്വന്തം അനുഭവമാണ്. താനതിനെ പ്രത്യക്ഷമായി അനുഭവിക്കുകയാണ്. ഇതിനൊരു കാരണം കണ്ടുപിടിക്കണ്ടേ? ബാഹ്യമായ കാരണങ്ങൾ അവ്യവസ്ഥമാണ്. കാരണം പറഞ്ഞല്ലോ, ചിലപ്പോൾ അസുഖമായിരിക്കും, ചിലപ്പോൾ അനുകൂലമാകുന്നു, ചിലപ്പോൾ പ്രതികൂലമാകുന്നു. അപ്പോൾ ബാഹ്യ കാരണങ്ങളല്ല. ഇതിന് പിന്നെ മറ്റൊരു കാരണമുണ്ട്, ധർമാധർമ്മങ്ങൾ. അധിഷ്ഠം എന്ന് വിളിക്കുന്നു. കാരണം എന്തുകൊണ്ട് അതിനെ അധിഷ്ഠം എന്ന് വിളിക്കുന്നു? സർവകന്മാർ പറയുന്നതുപോലെ അറിയില്ല എന്ന് വെച്ചാൽ പ്രത്യക്ഷമല്ല. അന്ധകരണത്തിൽ സുഖദുഃഖാദികൾ പ്രത്യക്ഷമാകുന്നു. പക്ഷേ സുഖദുഃഖാദികൾക്ക് കാരണമേതോ അത് പ്രത്യക്ഷമാകുന്നു. പക്ഷേ കാര്യത്തെ കണ്ടു കഴിഞ്ഞാൽ കാരണമൊന്നുണ്ടെന്ന് ഊഹിക്കേണ്ടി വരും. കഴിഞ്ഞ ദിവസം പറഞ്ഞു, അതിനാണ് അനുമാനത്തിന്റെ ആവശ്യം. ആത്മബോധത്തിനുള്ള അനുമാനത്തിന്റെ ആവശ്യം. ഒരു കാര്യം കാണുകയും ആ കാരണം പ്രത്യക്ഷമല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ അതിന് നായകന്മാരൊക്കെ വളരെ ഇതായി പറയും. എന്താണ്, നദിയുടെ കരയിൽ നിൽക്കുന്നു, ഇവിടെയെങ്ങും മഴയില്ല, പക്ഷേ അതിശക്തമായ വെള്ളപ്പൊക്കം വരുന്നു, വലിയ വലിയ വൃക്ഷങ്ങളെല്ലാം ഒഴുകി വരുന്നു. അപ്പം അവൻ സ്വാഭാവികമായിട്ട് ഊഹിക്കുന്നു, എവിടെയാണ് മുകളിൽ മലയിലെവിടെയോ വലിയ മഴയുണ്ടായി, ഉരുൾപൊട്ടലുണ്ടായി, ഇതിലെന്താ തെറ്റ്? അങ്ങനെ അനുമാനിക്കുന്നു. ഇനി അനുമാനം സ്വീകരിക്കാതിരിക്കൂ. ആർക്കായി സ്വീകരിക്കാൻ വയ്യാത്ത? അപ്പോൾ പ്രത്യക്ഷമായ കാര്യത്തെ കണ്ടുകൊണ്ട് അപ്രത്യക്ഷമായ കാരണത്തെ അതിനാണ് അനുമാനം ഉപയോഗിക്കുന്നത്. ആത്മനിശ്ചയത്തിന് അനുമാനത്തിൻ്റെ ആവശ്യമുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ അനുമാനം ആവശ്യമാണ്. അതുപോലെ പ്രത്യക്ഷമായിരിക്കുന്ന സ്വദുഃഖാദി അനുഭവങ്ങൾ, പക്ഷേ അതിൻ്റെ സാഹചര്യങ്ങൾ ബാഹ്യമായ നിമിത്തങ്ങളെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്നതാണ് എനിക്ക് സുഖം ഉണ്ടാക്കിയെന്ന് തീർത്ത് പറയാൻ വയ്യ. അസുഖം ഉണ്ടാക്കുന്നു, ദുഃഖം ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ മറ്റെന്തോ ഒന്നുണ്ട്. അതുപോലെ സുഖദുഃഖാദികൾ ആന്തരികമായ അനുഭവമാണ്. ആന്തരികമായ അനുഭവത്തിന് അങ്ങനെ ഒരു നിയമമുണ്ട്. എന്താണ്? കാര്യകാരണങ്ങൾ സമാന അധികരണത്തിലായിരിക്കും. അതിന് ഏതെങ്കിലും സമാന അധികരണം എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതുവായ ഒരു അധികരണം. അത് വേണം. ഇപ്പോൾ ഈ മേശപ്പുറത്ത് പുസ്തകം ഇരിക്കുന്നു, വാച്ച് ഇരിക്കുന്നു. അതുകൊണ്ട് മേശ എന്ന് പറയുന്നതാണ് സമാനാധികരണം. എന്തുകൊണ്ട് രണ്ടും ഒരു അധികരണത്തിൽ ഇരിക്കുന്നു? അതുകൊണ്ട് മേശയെ സമാനാധികരണം എന്ന് പറയും. അതുപോലെ കാര്യകാരണങ്ങൾക്ക് അതിന് ഉദാഹരണം പറയുന്നതാണ്, പശുവിന് രണ്ട് കൊമ്പുണ്ട്, ഒരു കൊമ്പിൽ നിന്നാണോ മറ്റേ കൊമ്പ് മുളച്ചത്? അല്ല, ഒരു കൊമ്പിൽ നിന്നല്ല മുളച്ചത്. അതിന് സമാനമായൊരു അധികരണമുണ്ട്. അവിടെ നിന്നാണ് ഇത് രണ്ടും വന്നത്, ആ തലയിൽ നിന്ന് ആ രണ്ടും പുറത്തേക്ക് വന്നു. അതുപോലെ കാര്യകാരണങ്ങൾക്ക് സമാനമായൊരു അധികരണമുണ്ട്. കാര്യം ഇരിക്കുന്ന അധികരണത്തിൽ തന്നെ എവിടെയോ കാരണം കാണണം. കാര്യം എവിടെ ഇരിക്കുന്നു? നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു, സുഖദുഃഖാദികൾ അന്ധകരണത്തിന്റെ പരിണാമമാണ്. അന്ധകരണത്തിലാണ്. അപ്പോൾ അതിന് കാരണമായ ഒന്ന് അന്ധകരണത്തിൽ തന്നെ കാണണം. ഊഹിക്കാനേ പറ്റൂ, അനുമാനിക്കാനേ പറ്റൂ. നദിയുടെ കരയിൽ നിന്നുകൊണ്ട് വനത്തിലെ വൃഷ്ടിയെ അനുമാനിച്ചറിഞ്ഞത്, പോയി കണ്ടെന്നുള്ളൂ. പക്ഷെ മനസ്സിലാക്കി അവിടെ ഒരു വൃഷ്ടിയുണ്ട്. അതുപോലെ ഈ അന്ധകരണത്തിന്റെ ഉള്ളിൽ പുണ്യപാപങ്ങൾ എന്ന് പറയുന്ന ഒന്ന് കിടപ്പുണ്ട്, അധിഷ്ഠം എന്ന് പറയുന്ന ഒന്ന് കിടപ്പുണ്ട്. അതിന് ചാർവാകൻ അറിയില്ല എന്ന് പറയും. അതിനെ സംസ്കൃതത്തിലാക്കി പറയും അധിഷ്ഠം, ദുഷ്ടപൂർവം. മുമ്പൊരിക്കലും കണ്ടിട്ടില്ല, മുമ്പൊരിക്കലും പ്രത്യക്ഷമായി കണ്ടിട്ടില്ല, പ്രത്യക്ഷമായി അറിഞ്ഞു വന്നല്ല. പക്ഷെ അതെന്തുകൊണ്ട്? സംസ്കാര വിശേഷമാണ്, അതീന്ദ്രിയമാണ്. അതീന്ദ്രിയമായ വിഷയങ്ങൾ മനസ്സിനോ ഇന്ദ്രിയങ്ങൾക്കോ പ്രത്യക്ഷമാകത്തില്ല. പരമാണ്, പ്രത്യക്ഷമാകുന്നില്ലല്ലോ. അതുപോലെ ഇതും അധിഷ്ഠമാണ്. അങ്ങനെ ഒന്നിനെ സ്വീകരിക്കേണ്ടി വരും ആത്യന്തികമായി ഈ സ്വഭാവവാദികൾക്ക്. എന്തുകൊണ്ട്? സുഖദുഃഖാദി അനുഭവങ്ങൾ അവരനുഭവിക്കുന്നുണ്ട്. അപ്പം ആരൊക്കെ ഇവിടെ സുഖദുഃഖാദികൾ അനുഭവിക്കുന്നുണ്ടോ, അവൻ ചാർവാകനായാലും ശരി, അദ്വൈതി ആയാലും ശരി, മറ്റ് വേദാന്തികളായാലും ശേഷം അനുഭവത്തിന് അംഗീകരിച്ചു കഴിഞ്ഞാൽ ആ അനുഭവത്തിനൊരു കാരണത്തെ സ്വീകരിക്കേണ്ടി വരും. അത് ബാഹ്യമായ കാരണങ്ങളല്ല, അത് അദിഷ്ടമാണ്, അത് സ്വീകരിക്കേണ്ടി വരും. പക്ഷേ അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്താ? അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ചാർവാക സിദ്ധാന്തത്തിന് വിരോധം വരും. കാരണം അവർ അതീന്ദ്രിയമായി ഒന്നിനെയും അംഗീകരിക്കുന്നില്ല, പ്രത്യക്ഷത്തെ മാത്രമേ സ്വീകരിക്കുന്നുള്ളൂ. അതിനടുത്ത് പറയുന്നത് യത് പുനരുക്തം ധർമാധർമ്മ ഒരു അവശ്യം ഫലദാതൃത്വം. ഫലം എന്ന് പറയുന്നത് എന്താണ്? സ്വദുഃഖാനുഭവം, അതാണ് ഫലം. ആ ഫലദാതാവായി ഇനി ആത്യന്തികമായി നിങ്ങൾ ധർമാധർമ്മങ്ങളെ അംഗീകരിച്ചാൽ ശരി, ആ ധർമാധർമ്മങ്ങളെ ശരി, ഞങ്ങൾക്കറിയാൻ വയ്യാത്ത ഒന്നും ഉണ്ട്, അവസാനം ഗതികെട്ട് ഈ ഭൗതികവാദി പറയണം. ഇപ്പോൾ ഇവിടെ കാരണങ്ങളുണ്ടായിരിക്കും, അവസാനം പറയും എല്ലാ കാരണവും നമ്മൾ അറിയണമെന്നില്ല, അങ്ങനെയില്ലല്ലോ. അപ്പോൾ എന്തോ ഒരു കാരണമുണ്ട്, അത് അറിയില്ലെന്നേ ഉള്ളൂ. ഞങ്ങൾ നാളെ അത് കണ്ടുപിടിക്കും, കണ്ടുപിടിക്കുന്നവരെ ഞങ്ങളതിനെ അറിയില്ലെന്ന് തന്നെ പറയുന്നു. ശരി ശരി, അങ്ങനെ നിങ്ങളൊന്ന് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് എങ്ങനെയാ സൗദുഃഖങ്ങളുണ്ടാകുക? അത് അതിൻ്റെ സ്വഭാവം. കൂടുതൽ വിശദാംശങ്ങളെല്ലാം ഞങ്ങൾ അടുത്ത കണ്ടുപിടുത്തം കഴിഞ്ഞ് പറയാം. തൽക്കാലം ഇത്രയും അംഗീകരിക്കുക. എന്താണ് അത്? അതിൻ്റെ സ്വഭാവമാണ് ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടെ സ്വഭാവത്തെ കൊണ്ടുപോയിരിക്കും. ആദ്യം എന്താ പറഞ്ഞു? എന്തുകൊണ്ട് ഈ സ്വദുഃഖങ്ങൾ ഉണ്ടാകുന്നു? ഇതീ മനസ്സിൻ്റെ സ്വഭാവം. ശരി, പിന്നെ അതിൻ്റെ കാരണത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ എന്ത് പറഞ്ഞു? അവിടെ എന്തോ ഒരു കാരണമുണ്ട്, ഞങ്ങളത് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല, അതുകൊണ്ട് ഞങ്ങളതിന് അദൃഷ്ടമെന്ന് പേരിടുന്നു. ശരി, അതിനെന്തുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യത്തെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു? അത് അതിൻ്റെ സ്വഭാവമാണ് എന്ന് പറയേണ്ടി വരും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലോ സ്വഭാവികന്ധവ്യീതി തദ്ഭ്യൂമേ ഭഗവത സിദ്ധാന്തഹാന. അങ്ങനെ ഒന്ന് കഴിഞ്ഞാൽ സിദ്ധാന്ത ഹാനി എന്ന് പറയും, ദുഗ്രഹസ്ഥാനം എന്ന് പറയും. അതായത് ഒരു കാര്യത്തെക്കുറിച്ച് പരസ്പരം ചർച്ച ചെയ്യുക, അല്ലെങ്കിൽ സ്വയം ചർച്ച ചെയ്യുക, ഏതായാലും ശരി, പരസ്പരം ചർച്ച ചെയ്യുന്ന പോലെയല്ല. ഇതിനെക്കുറിച്ച് പറയുന്നത് എന്താണോ ഇവിടുത്തെ വിചാര രീതിയെക്കുറിച്ച് പറയുന്നത് വാദകഥ എന്ന് പറയും. വാദകഥ എന്ന് പറഞ്ഞാൽ രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാദിച്ച് ജയിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. ഇവിടെ വാദമെന്ന് നമ്മൾ മലയാളത്തിലാണ് ഈ വാദം എന്ന് പറയുന്നതിന് തർക്കം എന്ന് പറയുന്ന ഒരു അർത്ഥം വന്നിരിക്കുന്നു. ഇവിടെ ശാസ്ത്ര ചർച്ചകളിലൊന്നും വാദത്തിന് അങ്ങനെ ഒരു അർത്ഥമേ ഇല്ല. ഗുരുശിഷ്യ സംവാദം, ആ വാദം തന്നെയാണ്. പിന്നെ ഒരാൾ സ്വയം നടത്തുന്ന ചിന്തയ്ക്കും വാദം എന്നാ പറയുന്നു. സ്വയം ഒരാൾ ചിന്തിച്ചാലും അതും വാദം. വാദം എന്ന് പറയുന്നുണ്ട് ഇത്രയും ഉദ്ദേശിക്കുന്നു. എന്താണ്? ആ ചിന്ത യുക്തിയുക്തമായിരിക്കണം, ആ ചിന്ത ഫലപ്രദമായിരിക്കണം, ശരിയായ നിഗമനങ്ങൾ എത്തിച്ചേരുന്നതായിരിക്കണം, കാര്യ കാരണ യുക്തമായിരിക്കണം. അങ്ങനെയുള്ള ചിന്തയാണ് ഇവിടെ ശാസ്ത്രീയമായി വാദം എന്ന് പറയുന്നത്. അല്ല, വഴക്കൂടുന്നതല്ല. അപ്പോൾ അതിലൊരു ആ വാദത്തിൽ ഒരാൾ എന്താണോ ഒരു സിദ്ധാന്തത്തെ, എന്നുവെച്ചാൽ ആ സിദ്ധാന്തം എന്ന് പറയുന്നത് എന്താണ്? തൻ്റെ നിശ്ചയമാണ് സിദ്ധാന്തം എന്ന് പറയുന്നത്. സാറിന് പറയുന്നതാണ് അവനൊരു സിദ്ധാന്തക്കാരൻ എന്ന് വെച്ചാൽ അവനെന്തോ കൽപ്പിച്ചു കൂട്ടി പറയുന്നു എന്നാണ്. അതങ്ങനെയല്ല. ഇവിടെ നിശ്ചയം, എന്തായി നിശ്ചയം എന്ന് പറയുന്നത്? സ്വാനുഭവമാണ് നിശ്ചയം എന്ന് പറയുന്നത്. അനുഭവം എന്ന് പറയുന്നത് എന്താണ്? തൻ്റെ അറിവാണ് പറഞ്ഞിട്ടുള്ളത്. അറിവും അനുഭവം എന്ന് പറയുന്ന രണ്ട് സാധനമില്ല. അറിവിൻ്റെ സ്വരൂപത്തെയാണ് അനുഭവം എന്ന് പറയുന്നത്. അത് സ്വന്തം നിശ്ചയമാണ്. അങ്ങനെ ഒരു നിശ്ചയത്തിലെത്തിച്ചേരണമെങ്കിൽ, അങ്ങനെ ഒരു നിശ്ചയത്തിലെത്തിച്ചേരുമ്പോൾ അത് യുക്തിയുക്തമായിരിക്കണം. അപ്പോൾ ആ യുക്തിയുക്തമായി നമ്മളൊരു നിശ്ചയത്തിൽ എത്തിച്ചേരുന്നതിന്, അനുഭവത്തിൽ എത്തിച്ചേരുന്നതിനാണ് പറയുന്ന വാദമാണ്. അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് സ്വയം ചർച്ച ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റൊരാളുമായി ചർച്ച ചെയ്യുകയോ ചെയ്യുമ്പോൾ തൻ്റെ തന്നെ നിശ്ചയത്തിന് വിരുദ്ധമായ സ്ഥലങ്ങളിൽ എത്തിപ്പോവും. ഇവിടെ ഇപ്പോൾ ഭൗതികവാദിക്ക് അതാ പറ്റിയത്. അതെല്ലാം എല്ലാത്തിൻ്റെയും സ്വഭാവം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ എന്ത് ചെയ്തു? അയാൾക്കുള്ള അദിഷ്ടമായി ഒന്നിനെ സ്വീകരിക്കേണ്ടി വന്നു. സുഖദുഃഖാദികൾക്ക് കാരണമായി പ്രത്യക്ഷമല്ലാത്ത ഒന്നിനെ സ്വീകരിക്കേണ്ടി വന്നു. അപ്പോൾ ഇയാൾ പ്രത്യക്ഷവാദിയാണ്. പ്രത്യക്ഷത്തിൽ തന്നെ ഇയാളുടെ നിഗമനങ്ങൾ എത്തിച്ചേരണം. പക്ഷെ ഇയാൾക്ക് പ്രത്യക്ഷം വിട്ടിട്ട് അധിഷ്ഠത്തെ സ്വീകരിക്കേണ്ടി വന്നു. ഇതിന് സിദ്ധാന്തഹാനി എന്ന് പറയുന്നു. തനെന്താണോ നിശ്ചയിക്കാൻ ആഗ്രഹിക്കുന്നതിന് അതിന് വിരുദ്ധമായ ഒന്ന്. കാരണം ഈ ഭൗതികവാദി അതീന്ദ്രിയമായ ഒന്നിനെയും അംഗീകരിക്കുന്നില്ല. അതാണ് ഇവിടെ എന്ത് ചെയ്യുന്നു, അതീന്ദ്രിയമായ ഒന്നിനെ അംഗീകരിക്കേണ്ടി വരുന്നു. എന്തിന്? സുഖദുഃഖങ്ങൾക്ക് കാരണമായി. അതിന് പുണ്യഭാവങ്ങളെന്നോ ധർമാധർമ്മങ്ങളെന്നോ അധിഷ്ഠമെന്നോ അല്ല അങ്ങേയറ്റം പോയി അറിയില്ലെന്നോ എന്തു പറഞ്ഞാലും ശരി, അങ്ങനെ ഒന്നിനെ സ്വീകരിക്കേണ്ടി വരും. അപ്പോൾ അതീന്ദ്രിയമായ ഒന്നിനെ സ്വീകരിക്കേണ്ടി വരുന്നുണ്ട്. സിദ്ധാന്തഹാനി എന്ന് പറയുന്നത് ദോഷം വരുന്നു പറഞ്ഞാൽ അവർക്ക് ഒരിക്കലും ഒരു നിശ്ചയത്തിലെത്തിച്ചേരാൻ പറ്റും. ഇവിടെ എന്താ പറഞ്ഞത്? നമ്മൾ മുമ്പ് ശ്രവണ മനനങ്ങൾ എവിടെ എത്തിച്ചേരണം? നിധിധ്യാസനത്തിൽ എത്തിച്ചേരണം എന്ന് പറഞ്ഞാൽ നിശ്ചയാത്മകമായ ജ്ഞാനത്തിലെത്തിച്ചേരണം. അതാണ് നിധിധ്യാസനം. ആ ശ്രവണ മനനം എന്ന് പറയുന്നത് ഇവിടെ അദ്വൈതിക്ക് മാത്രമുള്ള ചാർവാകനുമാകാം, ആർക്ക് വേണമാകാം. പക്ഷേ അതെവിടെ എത്തിച്ചേരണം? നിശ്ചയാത്മകമായ ജ്ഞാനത്തിലെത്തിച്ചേരണം. അപ്പോൾ അവിടെ എത്തിച്ചേരാൻ കഴിയുന്നില്ല. തന്റെ സിദ്ധാന്തമാണെന്ത്? ഭൗതികമായി പ്രത്യക്ഷമായതേ ഉള്ളൂ. ഇവിടെ അവർക്കും സ്വതുക്കാതെ കാരണമായി അതീന്ദ്രിയത്തെ സ്വീകരിക്കേണ്ടി വന്നു. പിന്നെ തന്റെ സിദ്ധാന്തത്തിൽ എത്തിച്ചേരാൻ പറ്റുമോ? ഇല്ല. അങ്ങനെയുള്ളവർക്ക് ആത്മാവിനെ കുറിച്ച് എന്തെങ്കിലും ചർച്ച ചെയ്യാനുള്ള അവകാശമുണ്ടോ? ഇല്ലല്ലോ. ആത്മാവിനെ കുറിച്ച് അവരെന്തെങ്കിലും പറയുകയാണ്, ആത്മാവ് ഉണ്ടെന്ന് പറഞ്ഞാലും ശരി, ഇല്ലെന്ന് പറഞ്ഞാലും ശരി, രണ്ടും അബദ്ധമാണ്. ഏതെങ്കിലും ഒരു വസ്തുവിനെ കുറിച്ച് ഉണ്ടെന്നോ ഇല്ലെന്നോ രണ്ടു പറയുന്നതിനും വിവേകം ആവശ്യമാണ്. വിവേകം ഇല്ലാതെ പറയാൻ സാധ്യമല്ല. ആത്മാവിനെ കുറിച്ച് നിങ്ങളോട് ചർച്ച ചെയ്തിട്ട് ഒരു കാര്യമില്ല. കാരണം നിങ്ങൾക്ക് വിവേകമില്ലാത്തതുകൊണ്ടാണ് സിദ്ധാന്തഹാനി എന്ന് പറയുന്ന ഒരു ദോഷത്തിൽ നിങ്ങൾ ചെന്ന് ചാടിയത്. അതുകൊണ്ട് മുമ്പ് പറഞ്ഞത് എന്താണ്? ഈ ശരീരം ഇതിനപ്പുറമൊന്നുമില്ല, ഇതിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്, ഇതിൽ അറിവുണ്ടാവുകയോ ഉണ്ടാകാതിരിക്കുകയോ ചെയ്യും. അത് മിന്നാമിനെ പ്രകാശിക്കുന്ന പോലെ എന്നൊക്കെ പറഞ്ഞതെല്ലാം പറഞ്ഞു പറഞ്ഞ അവസാനം സിദ്ധാന്തഹാനി എന്ന് പറയുന്നിടത്ത് നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് തന്നെ നിശ്ചയമില്ലാതായി തീർന്നു എന്ന് പറയുമ്പോൾ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഞാനും നിങ്ങളൊന്നുമില്ല, ഇതവനവൻ്റെ ചിന്തയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. സാധാരണ പറയുമല്ലോ, അവന് ആശ്രമത്തിൽ വരുന്നവരെ ഒരു കുഴപ്പമില്ലായിരുന്നു, ആശ്രമത്തിൽ വന്നു കഴിഞ്ഞ് ശകലം ലൂസായിപ്പോയി. സിദ്ധാന്തഹാനി എന്ന് പറയും ഇവിടെ അദ്വൈതിയുള്ളതിന്. എന്നുവെച്ചാൽ ചിന്തിച്ചൊരിക്കലും ആശയക്കുഴപ്പത്തിൽ പോയി ചാടരുതെന്നർത്ഥം. പുറത്തു നിന്നപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു ബുദ്ധിക്ക്, ഇവിടെ വന്നപ്പോഴാണ് ബുദ്ധി തിരിഞ്ഞുപോയത്. സിദ്ധാന്തഹാനി പറ്റി എന്നർത്ഥം. എന്നുവെച്ചാൽ ഒരടിസ്ഥാനമില്ലാതെ ചിന്തിച്ച് ആൾക്കാർ പറയുന്നുള്ളൂ, ചിന്തിച്ച് ചിന്തിച്ച് കാട് കയറിയിരുന്നു, അങ്ങനെ കാട് കയറിപ്പോയി, അവസാനം ഒരെത്തും പിടിയും കിട്ടാതെ. അതിനാണ് നമ്മൾ പറയുന്നത് ലൂസായി പോയത്. അതാണ് ഇവിടുത്തെ സിദ്ധാന്തഹാനി. അത് വരാൻ പാടില്ല എന്നർത്ഥം. തദ്ഭൂമി ഭൗത സിദ്ധാന്തഹാന ഏതേന അനവസ്ഥാദോഷ പ്രതിപ്ത. ഇതാണ് അനവസ്ഥാദോഷം. ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ഒരു എത്തിപ്പിടിയും കിട്ടാതെ വരിക, ഒരിടത്തും എത്താതെ വരിക. അങ്ങനെ ഒന്നാ എന്നാ സംഭവിക്കുന്നത്? ചിന്തിക്കാൻ പകൽ പോരാതെ വരും. പകൽ മുഴുവൻ ഇരുന്ന് ചിന്തിച്ചാലും ഒരു തീരുമാനം എത്തത്തില്ല. അപ്പോൾ പിന്നെ ഉറക്കം നഷ്ടപ്പെടും. ഉറങ്ങാതിരുന്ന് ചിന്തിക്കും. മൂന്ന് ദിവസം ഉറങ്ങാതിരുന്ന് ചിന്തിച്ചാൽ നാലാമത്തെ ദിവസം ഗുളിക അല്ലെങ്കിൽ ഷോക്ക് രണ്ടിലേതെങ്കിലും ഒന്ന് കൊടുക്കേണ്ടി വരും. ഇതാണ് അനവസ്ഥാ ദോഷം എന്ന് പറയുന്നത്. ജാഗ്രത നഷ്ടപ്പെട്ടു പോകും. അനവസ്ഥാ ദോഷത്തിൻ്റെ തകരാറതാണ്. അവസാനമില്ലാതെ പോകും ചിന്ത, ഒരിടത്ത് എത്തത്തില്ല. അതുകൊണ്ടാണ് അദ്വൈതത്തെ സംബന്ധിച്ച് പറയുന്നത് എന്താണ്? ഇത് അങ്ങനെ വരുന്ന ചിന്തയല്ല, ഇത് ആത്മനിഷ്ഠമായ ചിന്തയാണ് എന്ന് പറയുന്നത്. തന്നെ നിന്നുകൊണ്ട് ഉള്ള ചിന്തയാണ്. അതാണ് അദ്വൈതികളെ കുറിച്ച് ആക്ഷേപം പറയുന്നതാണ്. ഇവർ പൂച്ചയെ പോലെയാണ്, എടുത്ത് പൊക്കി എങ്ങനെ ഇട്ടാലും ശരി, അവസാനം താഴെ വന്നിരിക്കുമ്പോൾ നാല് കാലിൽ തന്നെ ആയിരിക്കും. പൂച്ചയെടുത്ത് പൊക്കിയിട്ട് നോക്കിയിട്ടുണ്ടോ? ഇട്ട് നോക്കുക. എങ്ങനെയൊക്കെ എടുത്ത് കറക്കി തിരിച്ചിട്ടാലും ശരി, അവൻ താഴെ നിൽക്കുമ്പോൾ നാല് കാലിലേ നിൽക്കും. ഒരിക്കലും അത് തലയോ മനുഷ്യനെ പോലെ മൂടിടിച്ച് തല ഇടിച്ചെന്ന് വീഴത്തി. അത് അതിൻ്റെ ഒരു സ്വഭാവമാണ്. അതുപോലെയാണ് അദ്വൈതി. അവന് അവരെന്ത് ചെയ്യുന്നു? അവരുടെ ചിന്ത കാട് കയറിപ്പോകത്തില്ല. അവരുടെ ചിന്ത എപ്പോഴും ആത്മനിഷ്ഠമായി തന്നെ ഇരിക്കും. അവർക്കൊരിക്കലും എന്താണ് സിദ്ധാന്തഹാനി എന്ന് പറയുന്നത്? എത്തുമ്പടിയും കിട്ടാത്ത ഒരവസ്ഥ, ഉറക്കമില്ലാത്ത അവസ്ഥ, പറയുന്നു. അപ്പോൾ ഒരാൾ പറയുന്നു, ഞാനും അദ്വൈതിയാണ്, പക്ഷെ എനിക്ക് ഇപ്പോൾ ഉറക്കമില്ലെന്ന് പറഞ്ഞാൽ എന്തോ തകരാറ് ചിന്തയിൽ പറ്റിയിരിക്കുന്നു. അതിന് ഞാൻ ഉത്തരവാദിയല്ല, അവരവരെന്നെ പരിശോധിച്ച് നോക്കണം. ഇത് നാനവസ്ഥാദോഷോ പ്രത്യുക്ത തസ്മാദസ്തി വ്യതിരിക്തം ജാന്തസ്തും ജ്യോതിരാത്മേരി. ഇതെവിടം വരെ തുടങ്ങി മന്ത്രത്തിൽ അതിനെ ഭാഷ്യകാരനൂടെ അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെ ഒരു ജ്യോതിസ്സുണ്ടോ ആത്മീയവസ്തു ജ്യോതിർഭവതീതി ഉച്ചതേ, അതാണ് അതിനെന്ത് കുറെ ഇതൊക്കെ വന്നു. എന്താണ് അസ്തമിതേ അസ്തമിത ആദിത്യേ രാജ്യമൽക്യ ചന്ദ്രമസി അസ്തമിതേ ശാന്തേ അഗ്നോ ശാന്തായം വാചോ കിം ജ്യോതിർ കിം ജ്യോതിരേ വായം പുരുഷ ഈ ആത്മീയവാസ്യ ജ്യോതിർഭവതി. അതാണ് ഇവിടെ ഭാഷ്യകാരൻ പറഞ്ഞത്. തസ്മാദസ്തി, ഇത്രയും ചിന്തകൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം, മനനം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. എന്താണ് വ്യതിരിക്തം ച അന്തസ്തം ത ജ്യോതിരാത്മ ആത്മാ ആത്മാന്നൊന്ന് പറയുന്നത് ആത്മാ ആത്മാന്ന് പറയുന്ന ശബ്ദം തന്നെ നമുക്ക് ആശയക്കുഴപ്പത്തിൽ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് അതിനെ വിശേഷിപ്പിക്കുന്നു. ഈ രണ്ട് വിശേഷണങ്ങളെ വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭാഷ്യകാരൻ ഇത്ര ദീർഘമായ ചിന്തിച്ചത്, വളരെ ആഴത്തിലുള്ള ചിന്ത. എന്താണ് വ്യതിരിക്തം അന്തസ്തം ച, ഇത് രണ്ടും വിട്ടിട്ട് ആത്മാവിനെ കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ആത്മാവ് എന്തോ ഒരു സാധനമാണ് നമുക്ക് ചിന്തിക്കേണ്ടതാണ്. ഒരു വസ്തുവാണെന്ന് വിചാരിച്ച് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും, ആത്മാവിന്റെ മഹത്വത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇതങ്ങനെയല്ല, എന്താണ് ഇത് വ്യതിരിക്തമാണ് അതേസമയം അന്തസ്തവുമാണ്. ശരീരാദി കളിൽ നിന്ന് അന്തസ്തമായിരിക്കുന്നു, വ്യതിരിക്തമായിരിക്കുന്നു. അതേസമയം അന്തസ്തം എന്ന് പറഞ്ഞാലോ അത് സ്വസ്വരൂപമായിരിക്കുന്നു, ചിന്തിക്കുന്നവന്റെ സ്വരൂപമായിരിക്കുന്നു, ശ്രോതാവിന്റെ കേൾക്കുന്നവന്റെ സ്വരൂപമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആദിത്യാദി ജ്യോതിസ്സുകളിൽ നിന്ന് അതിനെ വ്യതിരിക്തമാക്കി, എന്നാൽ തന്നിൽ നിന്ന് അതിനെ അന്യമാക്കുന്നില്ല. താനായി തന്നെ ഇരിക്കുന്ന എന്ന് വെച്ചാൽ എന്താണ്, സ്വയം താനായി അറിവായി ഉണ്മയായി ആനന്ദമായി പ്രകാശിക്കുന്ന സ്വസ്വരൂപം, അതാണ് ആത്മാവ് എന്ന് നമ്മളെ അവിടെ കൊണ്ടെത്തിച്ചു ഭാഷകാർ. ശ്രുതിയിൽ അത് പറഞ്ഞെങ്കിലും അവിടെ എത്തിച്ചേരുന്നതിനുള്ള വഴികൾ വ്യക്തമല്ല. ഭാഷകാരൻ അങ്ങനെയല്ല, അവിടെ എത്തിച്ചേരുന്നുള്ള വഴി തെളിച്ചു തരികയാണ്. അങ്ങനെ ആത്മനിഷ്ഠമായി ചിന്തിച്ചാൽ അവന് സ്വയം ആത്മനിഷ്ഠ അത് കൈവരിക്കാം, അത് സ്വസ്വരൂപമാണ് എന്ന്. അടുത്ത് ചോദിക്കുന്നു, കഥമ ആത്മീതി യോയം വിജ്ഞാനമയ പ്രാണേഷു ഹൃദ്യന്തർജ്യോതി പുരുഷ സമാനസൻ ഉഭൌ ലോകോ അനുസഞ്ചരതി ധ്യായതീവ ലേലായതീവ സഹി സ്വപ്നോ ഭൂത്വാ ഇമം ലോകം അതിക്രാമതി മൃത്യുരൂപാണി.